ശ്രീമുഖിവർഷിണീസുമധുര സന്ദർപ്പനാഗ രണ്ടാം അധ്യായം ബ്രാഹ്മണൻ നാല് സഹോവാച മൈത്രേയി അത്രൈവ മാ ഭഗവാൻ മമോഹൻ ന പ്രയത്യസജ്ഞ അസ്തീതി സഹോവാച യാജ്ഞവൽക്യോ നവാരേ അഹം മോഹം ബ്രവീമി ശൃണോതിരമനുദ ജിഘ്രേത്യേനീതീയാ ഏതേദം സർവം വിജാനാതി തം കേന വിജാനീയാ വിജ്ഞാതാരമരേ കേന വിജാനീയാതിതി സഹോവാചയാജ്ഞവൽക്യോ നവാരേ മൈത്രേഹം ബ്രവം മോഹം ബ്രവീമി മോഹനം വാക്യം ന ബ്രവീമി ഇത്യർത്ഥഃ നന്നു കഥം വിരുദ്ധ ധർമ്മത്വം അവോചോ വിജ്ഞാനഘനം സജ്ഞാഭാവം നമയേദം ഏകസ്മിൻ ധർമ്മിണ്യഭിഹിതം ത്വയൈവേദം വിരുദ്ധ ധർമ്മത്വേന ഏകം വസ്തു പരിഗ്രഹീതം ഭ്രാന്ത്യ നതു മയോക്തം ന പ്രേത്യ സജ്ഞാസ്തി ഇത് വിജ്ഞാന ഘനമാണ് എന്ന് പറഞ്ഞാൽ പിന്നീടൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വിജ്ഞാനഘനം താൻ സ്വയം വിജ്ഞാനഘനമായിരിക്കെ എങ്ങനെ ഒന്നും അറിയുന്നില്ല എന്ന് പറയാൻ കഴിയും? വിജ്ഞാനം ആണല്ലോ എല്ലാത്തിനെയും അറിയുന്നത്, പ്രകാശമാണല്ലോ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അപ്പൊ വിജ്ഞാനമാണെങ്കിൽ എല്ലാം അറിഞ്ഞു തന്നെ തീർന്നു. വിജ്ഞാനമാണെന്ന് പറയുക, ഇതൊന്നും അറിയുന്നില്ലെന്ന് പറയുക. ഇങ്ങനെ മോഹനം വാക്യം, വിരുദ്ധമായ ആശയങ്ങളെ പറയുന്നത് എന്നോട് എന്തിനാണ് പറയുന്നത്? ഇന്ന് മൈത്രേയി ചോദിക്കുന്നു, നനു കഥം വിരുദ്ധ ധർമ്മത്വം അവോച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് വിരുദ്ധ ധർമ്മത്തെ പറയുന്നത്? വിജ്ഞാനഘനം സജ്ഞാഭാവം, ബോധമാണെന്ന് പറയുക, ബോധമില്ലെന്ന് പറയുക. ഇതമേകസ്മിൻ ധർമ്മിണ്യഭിഹിതം പറയുന്നു, ഞാനിത് ഒരു വിഷയത്തെ സംബന്ധിച്ചല്ല പറഞ്ഞത്, ഒന്നിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്, ഒരു സന്ദർഭത്തിലല്ല ഇത് പറഞ്ഞത്. ബോധമാണ് ബോധമില്ല എന്ന് പറയുന്നത് ഒന്നിനെ സംബന്ധിച്ചല്ല, രണ്ട് സന്ദർഭത്തിൽ പറയാം. ത്വയൈവ ഇതം വിരുദ്ധ ധർമ്മത്വേന ഏകം വസ്തു പരിഗ്രഹീതം ഭ്രാന്ത്യ എന്നത് മയോക്തം. സാധാരണ വരുന്ന ഉപദേശങ്ങളെല്ലാം വരുന്ന ഒരു പൊതുവായ തത്വത്തെയാണ് ഇവിടെ പറയുന്നത്. അത് ഉപനിഷത്ത് വാക്യമായാലും ശരി, മറ്റ് ശാസ്ത്രങ്ങളുടെ വാക്യമായാലും ശരി, ഇനി അവയുടെ വ്യാഖ്യാനമായാലും ശരി, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഉപദേശമായാലും ശരി, ഏതായാലും കേൾക്കുന്നവൻ പൊതുവെ ഇത് ഗ്രഹിക്കുന്നത് ഭ്രാന്തിയ, ഭ്രാന്തിയിലായിരിക്കും. കാരണം ആ തത്വത്തെ വെളിപ്പെടുത്തുമ്പോൾ, ശാസ്ത്രമായാലും ഗുരുവായാലും, ആ തത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. ആ വെളിപ്പെടുത്തുന്നതിന് വേണ്ട കരണങ്ങളെല്ലാം ആ വെളിപ്പെടുത്തുന്ന ആളിലുണ്ട്. അതിനു വേണ്ട ബുദ്ധിയും ശുദ്ധമായ ബുദ്ധിയും സൂക്ഷ്മമായ ബുദ്ധിയും എല്ലാം ആ തത്വത്തെ പ്രകാശിപ്പിക്കുന്നവരിലുണ്ട്, കേൾക്കുന്നവനതില്ല. അതുകൊണ്ട് കേൾക്കുന്നവൻ അവൻ്റെ സംസ്കാരം അനുസരിച്ചായിരിക്കും അതിനെ സ്വീകരിക്കുന്നത്. എന്നിട്ട് അവൻ കൽപ്പിക്കും, എന്താണ് ആ വേദത്തിൽ വിരുദ്ധമായി പറയുന്നു, ഗുരു പരസ്പര വിരുദ്ധമായി പറയുന്നു, ഇന്നലെ പറഞ്ഞതല്ല ഇന്ന് പറയുന്നത്, ഈ തകരാറ് ഉപദേശിക്കുന്നിടത്തല്ല കേൾക്കുന്നിടത്താണ്. കേൾവിക്കാരനിൽ വരുന്ന ആ ഭ്രാന്തിനെ ഉപദേശിക്കുന്നവനിലേക്ക് ആരോപിക്കുകയാണ്. അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് മഹാത്മാക്കളുടെ എല്ലാം വാക്ക് അതിനെ പിന്തുടരുന്നു, അല്ലെങ്കിൽ അതിനെ അനുസരിക്കുന്നു. ധിക്കരിക്കുന്നവരുടെ കാര്യം പോട്ടെ, ധിക്കരിക്കുന്നവരുടെ കാര്യം ഇടാം, അതിനെ ഞാൻ പിന്തുടരുന്നു, ഞാൻ അതിനെ അനുസരിക്കുന്നു എന്ന് കരുതുന്നവർക്ക് പോലും അത് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ അത് ഭ്രാന്തിയായിരിക്കും, അവരുടെ ഉപദേശത്തെ അതിൻ്റെ താല്പര്യത്തിൽ താൻ ഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതിനെന്താ ഉറപ്പ്? ഉറപ്പൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ശ്രദ്ധയിൽ ഒരു വിശ്വാസത്തിൽ ഒരാൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരാൾക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല. എന്താണ്, ഞാൻ ഗുരുവിൻ്റെ മാർഗത്തെ പിന്തുടരുന്നു, ഞാൻ ഗുരുവിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നു. അത് എന്തുകൊണ്ട്? താൻ അല്പബുദ്ധിയാണ്, ഗുരുവിൻ്റെ താല്പര്യം താൻ എങ്ങനെ മനസ്സിലാക്കും? ഇവിടെ അത് തന്നെ പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല നീ മനസ്സിലാക്കിയത്, ഞാൻ ഭ്രാന്തിയുടെ അല്ല പറഞ്ഞത്, നീ ഭ്രാന്തിയുടെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം അവകാശവാദം എന്താണ്? ഗുരുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ അതിങ്ങനെ ആയിരിക്കണം, ഗുരുവിനെ പിന്തുടരണമെങ്കിൽ അത് ഈ രീതിയിലായിരിക്കണം എന്നൊക്കെയുള്ളത് ഭ്രാന്തിയാണ്. ഇത് ഗുരുവിൻ്റെ മനസ്സിന്, ഇനി ആ വാക്യത്തിൻ്റെ തന്നെ താല്പര്യം മനസ്സിലാക്കണമെങ്കിൽ അത് അതിസൂക്ഷ്മമായി വിചാരം ചെയ്ത് അതി സ്വച്ഛമായൊരു ബുദ്ധിയിൽ ആ ശാസ്ത്രത്തിൽ, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ആ താല്പര്യം മനസ്സിലാകൂ എന്ന് പറയുന്നു. ചിത്തപ്രസാദം കൊണ്ടേ അത് മനസ്സിലാകൂ എന്ന് പറയും. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോകുന്നു എന്ന് അല്പബുദ്ധിയായ ഒരുവൻ ഗ്രഹിക്കുന്ന അസംബന്ധമാണ് എന്ന് പറയുന്നു. ത്വയ ഏവൈതം വിരുദ്ധ ധർമ്മത്വേന ഏകം വസ്തു പരിഗ്രഹീതം ഭ്രാന്തിയ. നീ ഇതിനെ ഗ്രഹിച്ചു, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി ഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു ഏകം വസ്തു വിരുദ്ധ ധർമ്മത്വേന, ഏക വസ്തുവിനെ വിരുദ്ധ ധർമ്മത്തിൽ നീ ഗ്രഹിച്ചു, നിന്റെ തകരാറാണ്. ഭ്രാന്തി അന്നത്തെ മയോക്ക, ഞാൻ എന്താണോ പറഞ്ഞത് അതല്ല ഗ്രഹിച്ചത്. ഇതാണ് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത്. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലെ ഭാവനകൾക്കനുസരിച്ച് നിങ്ങൾ ഓരോന്ന് ഗ്രഹിക്കുന്നു, എന്നിട്ട് അതനുസരിച്ച് ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്നു, എന്നിട്ട് സ്വയം കരുതുന്നു ഇതെല്ലാം ഗുരുവിന്റെ താല്പര്യമാണ് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ താല്പര്യമാണ്. ഭ്രാന്തിക്കൊരു ഏറ്റവും വലിയൊരു തകരാറുണ്ട്. കാരണം ഭ്രാന്തി നിശ്ചയാത്മകമാണ്. ഭ്രാന്തിയിൽ ഒരിക്കലും സംശയമില്ല, അതൊരിക്കലും വരില്ല. ഭ്രാന്തി എല്ലാ സമയവും രജ്ജുവിൽ സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഭ്രാന്തിയാണ്. പക്ഷെ അത് നിശ്ചയാത്മകമായ ജ്ഞാനമാണ്. സ്വപ്നം കാണുന്നതുകൊണ്ട് ഒരിക്കലും സംശയം തോന്നുന്നില്ല ഇത് സ്വപ്നമാണോ. സാധാരണഗതി അങ്ങനെ വരാറില്ല. സർപ്പത്തെ കാണുന്നവൻ ഒരിക്കലും മനസ്സിൽ ഒരു സംശയത്തിന്റെ ലാഞ്ചനം പോലും വരില്ല ഇത് സർപ്പമാണോ. എന്തുകൊണ്ട്? ഭ്രാന്തിജ്ഞാനം നിശ്ചയാത്മകമാണ്, ഏതുപോലെ യഥാർത്ഥമായ ജ്ഞാനം പോലെ. അതുകൊണ്ട് ഒരാൾ ഭ്രാന്തിക്ക് സംശയമാണെങ്കിൽ അങ്ങനെയല്ല, അവിടെ ഉഭയകോടി ജ്ഞാനമാണ്. അങ്ങനെയാണോ അങ്ങനെ അല്ലയോ മനസ്സിൽ സംശയം വരും. അവിടെ ശരിയിലേക്ക് പോകാനൊരു വഴിയുണ്ട്. ഒരു കോടി ഒരു തലം ശരിയിലേക്കാണ് നയിക്കുന്നത്, ഒന്ന് തെറ്റിലേക്കും അബദ്ധത്തിലേക്കും. അവിടെ ഒരു വഴിയുണ്ട്, ഒരു മാർഗമുണ്ട്. ഭ്രാന്തി അങ്ങനെയല്ല, ഒരു വഴിയില്ല. സ്വപ്നത്തിലിരുന്നു കൊണ്ട് സ്വപ്നത്തിനപ്പുറമുള്ള തീരുമാനമെടുക്കാൻ കഴിയില്ല. അത് പൂർണ്ണമായും അതിന് അധീനമാണ്. അപ്പോൾ ഭ്രാന്തിയെ ആണ് ഉപദേശത്തെ ഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ഗ്രഹിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് അവന് ശരിയായ നിശ്ചയം കാണും. ഞാൻ ധരിച്ചിരിക്കുന്നത് പൂർണ്ണമായും ശരിയാണ്, എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടാണ്. ആൾക്കാർ പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അനുഭവത്തെ എന്ന് പറയുന്നത്? കാരണം ആ അനുഭവത്തിൽ തനിക്ക് അത്രമാത്രം ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ അനുഭവം, നിങ്ങളുടെ ആ നിശ്ചയം അതൊരു ഭ്രാന്തിയല്ലെന്നുള്ളതിനെന്താ ഉറപ്പ്? അത് ദീർഘകാലം നിലനിൽക്കുന്നു, മാറ്റം വരുന്നില്ല. അതൊരിക്കലും ഭ്രാന്തിയല്ലെന്നുള്ളതിന് ഉറപ്പല്ല. തലമുറ തലമുറകളായി കണ്ടുവരുന്നതാണ് എന്ത്? ആകാശം നീല നിറമുള്ളതാണ്, ജനിച്ച മരണം വരെ കാണുന്നതാണ്. അതുകൊണ്ട് സത്യമാണോ? സത്യമല്ലല്ലോ. അതിന്റെ ബാധ അറിയുന്നേയില്ല വിചാരം ചെയ്യുന്നവനല്ലാതെ, യൗക്തികമായി അത് ബോധ്യപ്പെടുന്നതല്ലാതെ. ബാഹ്യമായി അത് നീലായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. അത് എന്റെ അനുഭവമാണ്. മാറ്റം വരാത്ത അനുഭവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊരു ഭ്രാന്തിയാണ്. വിചാരം ചെയ്യുന്നവന് മനസ്സിലാകും ആ നീല ആകാശത്തിൻ്റെതല്ല, അത് മറ്റൊന്നിൻ്റെ നീലയാണ്. പക്ഷെ തനത് ആകാശത്തിൻ്റെയാണെന്ന് ധരിച്ച് ഇതെല്ലാം ശരിയായ വിവേകം കൊണ്ട് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷേ അനുഭവത്തെ കണ്ടെടുക്കുന്നതെങ്കിൽ അനുഭവത്തിന് ബാധയില്ല. അങ്ങനെയുണ്ട് ഭ്രാന്തി ചിലടത്ത്, ഭ്രാന്തിക്ക് സ്വരൂപബാധയുണ്ടാകുന്നു രജ്ജുസർപ്പത്തിനും മറ്റും. മറ്റുള്ളവരുടെല്ലാം യൗക്തിക ബാധയുണ്ടാകുന്നുള്ളൂ. സൂര്യൻ ചലിക്കുന്നു എന്നുള്ള അനുഭവമാണ്. ആ അനുഭവത്തിന് ഒരിക്കലും മാറ്റമില്ല. ജനിച്ചാൽ മരിക്കുന്നതുവരെ ചലനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താണ് യൗക്തിക ബാധ? അതേ സ്വരൂപബാധ സംഭവിക്കുന്നില്ല. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരിക്കലും സൂര്യൻ നിശ്ചലമായി നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും ആർക്കും ഒന്നിനെ സത്യമൊന്ന് കരുതാൻ പറ്റില്ല. അതിന് ബാധ ഉണ്ടായില്ലെങ്കിൽ കൂടിയും അത് നിരന്തരമായ മാറ്റമില്ലാത്ത ഭ്രാന്തിയാകും. അതുകൊണ്ട് അത് വേദത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഗുരുവിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റ് ശാസ്ത്രങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഒരാൾ ധരിച്ചിരിക്കുന്നത് ഭ്രാന്തിയാകാം. അത് പറയുന്നു, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നത്തെ മയോക്തം, പക്ഷെ നീ അങ്ങനെ ധരിച്ചിരിക്കുന്നു, ഇത് ഭ്രാന്തിയാണ്. ഈ ഒരു ഭ്രാന്തി മാറിക്കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് മയാദ്വൈതമുക്തം പറയാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കുക. അത് നീ ആദ്യം ധരിക്കുക. ധരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അത് നമ്മൾ പലപ്പോഴും ആ കാര്യത്തെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും ഇന്നുവരെ ഞാൻ ധരിച്ചിരുന്നതിൽ നിന്നും അത് അസംബന്ധമാണ്, ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും നമുക്കത് ഉൾക്കൊള്ളാൻ പ്രയാസം വരും. പലപ്പോഴും ഒരാള് എന്നോട് പറഞ്ഞു, ഇതൊക്കെ പഠിച്ച് കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതി, പക്ഷെ പിന്നീടാണ് കുറേ കാലം കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് താൻ പറഞ്ഞതും എഴുതിയതിനൊക്കെ ഒരുപാട് അബദ്ധമുണ്ട്. വളരെ കാലം കഴിഞ്ഞാൽ മനസ്സിലായി. അപ്പോ സത്യം പിടികിട്ടി കാര്യങ്ങൾ. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? തന്റെ അസ്തിത്വം എന്ന് പറയുന്നത് താൻ ഇതുവരെ പറഞ്ഞതിനും എഴുതിയതിനൊക്കെ ഉറപ്പിച്ചിരിക്കും. അപ്പൊ അതൊക്കെ അസംബന്ധമാണെന്ന് മനസ്സിലായെങ്കിലും അത് തിരുത്താൻ കഴിയുന്നില്ല. അത് സ്വന്തം നാവും മുറിക്കുന്നത് പോലെ അത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം താൻ അതിനോട് അത്രയും താതാത്മ്യപ്പെട്ടുപോയി. എന്നോട് പറഞ്ഞു, കാര്യം പറയുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞുപോയി, പഠിപ്പിച്ചുപോയി, എഴുതിപ്പോയി, ഇനി എങ്ങനെ ഇത് മാറ്റുന്നത്? മാറ്റ പിന്നെ ഞാനെന്ന് പറയുന്ന ഒരാളെ ഇല്ലാതായി പോകുന്നില്ല. ഇത്തരം ചില മുൻവിധികൾ ഉള്ളതുകൊണ്ടാണ് പലർക്കും സത്യത്തെ ഉൾക്കൊള്ളുന്ന, സത്യത്തെ മനസ്സിലായാൽ, സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, അതിനെ മനസ്സിലാക്കിയ രീതിയിൽ ഉൾക്കൊള്ളാനും അതിനെ തുറന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനും പ്രയാസം വരും. കാരണം ഇത്തരം മുൻവിധികൾ ഉള്ളതുകൊണ്ട് തന്റെ തന്നെ അസ്തിത്വത്തെ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ്, തന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് കരുതി ഒരിക്കലും അത് തിരുത്താൻ തയ്യാറാകത്തില്ല. വാസ്തവത്തിൽ അതാ വേണ്ടത്. ഒരു കാര്യം അസംബന്ധമാണെന്ന് ഏത് സമയത്ത് ബോധ്യപ്പെടുന്നു അപ്പോൾ അത് തിരുത്തണം, തുറന്നു പറയാൻ തയ്യാറാകും. അതാണ് ആർജവും, ബുദ്ധിയുടെ ആർജവും. പക്ഷെ അതിന് സാധാരണ കഴിയാറില്ല, അത്രയ്ക്കുള്ള ബൗദ്ധിക ബലം സാധാരണ മനുഷ്യർക്കുണ്ടാകാറില്ല. ഞാൻ പറയാൻ എന്താ പറഞ്ഞതെന്നുള്ള മയാ ത്വൈതമുക്തം, ഞാൻ പറഞ്ഞ ഇതാണ്. യസ്തു അവിദ്യ പ്രത്യുപസ്ഥാപിത കാര്യകാരണ സംബന്ധി ആത്മനഃ ഖില്യഭാവ തസ്മിൻ വിദ്യയാ നാശിതി തന്നിമിത്തായ വിശേഷ സജ്ഞ ശരീരാദി സംബന്ധിനി അന്യത്വ ദർശന ലക്ഷണ സഹകാര്യകരണ സംഘാത ഉപാധു പ്രവിലാപിത നശ്യതി ഹിത്വഭാവാ ഉദഗാദി ആധാര നാശാദിവ ചന്ദ്രാദി പ്രതിബിംബ തന്നിമിത്തശ്ച പ്രകാശാദി. ഒന്ന് സംക്ഷേപമായി പറയുക, അതൊരു രീതി. കാര്യമാത്രമായി മാത്രം സംസാരിക്കുക, ആവശ്യമുള്ളത് പറയുക, അതാണൊരു രീതി, അതാണ് നല്ല രീതി. പക്ഷെ കേൾക്കുന്നവനത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും. ഞാൻ നീ എന്താണോ ഗ്രഹിക്കേണ്ടത്, നിനക്ക് എന്താണോ ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നീ ഗ്രഹിക്കുന്നില്ലെങ്കിൽ അതാണ് വേദം അധ്യയനം ചെയ്തപ്പോൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയതാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി സർവം ഖല്ലിതം ബ്രഹ്മ, ഇതുകൂടെ ചേർത്താണ് വേദം അധ്യയനം ചെയ്തത്. പക്ഷേ കാര്യം മനസ്സിലാകുന്നില്ല, എന്താണ് പിന്നെ അവിടെ ഭാഷ്യം വേണ്ടി വന്നു. പിന്നെ അതിന് വ്യാഖ്യാനം എഴുതേണ്ടി വന്നു. ശ്രുതിയുടെ താല്പര്യം ഇന്നതാണ്, അത് നമുക്ക് വിപുലമായി അനുഭവപ്പെടുന്നു, അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വീണ്ടും അതിന് വിശദീകരിക്കുന്നു, വീണ്ടും അതിന് വ്യാഖ്യാനങ്ങൾ വരുന്നു. ഈ രീതിയിൽ പോകുന്നതിന് വേണ്ടി തത്വത്തെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് താൻ പറഞ്ഞതിനെ വീണ്ടും വ്യക്തമാക്കുന്നു. മയാത്വ ഇതമുക്തം, ഞാൻ പറഞ്ഞ ഇതാണ്. എന്താണോ യസ്തോ അവിദ്യ പ്രത്യുപസ്ഥാപിത കാര്യഗണ സംബന്ധി ആത്മനഖില്യ ഭാവ, ഈ ജലത്തിൽ ആ പരൽ ഭാവം വന്നത്, അതുപോലെ പ്രജ്ഞാനഘനമായിരിക്കുന്ന ഈ തത്വത്തിൽ ഈ ദീപഭാവം വന്നത്, ശരീരം മനസ്സ് കരണങ്ങൾ ഇതിനോടുള്ള താതാത്മ്യം കൊണ്ട് ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ബുദ്ധി വന്നു, തന്നെയും ലോകത്തെയും ഗ്രഹിക്കുന്നതാണ് ഖില്യഭാവം എന്ന് പറയുന്നത്. അവിദ്യ കൊണ്ടാണ്, അവിദ്യ പ്രത്യ ഇത്യുപസ്ഥാപിത അവിദ്യയാൽ കൽപ്പിക്കപ്പെട്ടതാണിത്. പരമാർത്ഥത്തെ അറിയാത്തത് കൊണ്ട് വന്നൊരു പ്രതീതിയാണിത്. കാര്യകരണ സംബന്ധി അത് ഈ കാര്യമായ ശരീരത്തോടും കർണമായ ഇന്ദ്രിയങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പരമാർത്ഥമായ അറിവിൻ്റെ കാര്യമല്ല, പരമാർത്ഥമായ അറിവിനോട് ബന്ധപ്പെട്ട കാര്യമല്ല. ആത്മനഹ ഖില്യഭാവം, ഇതാണ് നിന്റെ ഖില്യഭാവം, നിന്റെ ജീവഭാവം. തസ്മിൻ വിദ്യയ നാശിതേ, അത് നശിക്കുന്നതിനുള്ള വിദ്യ, അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണോ ആ ജലത്തിൽ എന്നേക്ക് ആ പരലിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്വയം അത് ജലമായതുകൊണ്ട് തന്നെ, ആ പരലും സ്വയം ജലമായതുകൊണ്ട് തന്നെ രണ്ടും വിലീനമായി ഒന്നായിത്തീരുന്നത്. അതുപോലെ തസ്മിൻ വിദ്യ നാശിതി, അതുപോലെയുള്ള ഇത്, അത് വിദ്യ കൊണ്ട് അവിദ്യ നശിക്കുന്നു എന്ന് പറയുന്നത് അവിടെ പറഞ്ഞു. ഉഷ്ണം കൊണ്ട് ജലത്തിൽ പരൽ ഭാവം വന്നു, പക്ഷെ അതതിൻ്റെ സഹജഭാവത്തെ വിട്ടില്ല. അത് ജലം തന്നെയാണ്, സ്വഭാവം കൊണ്ട് അത് ജലം തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും ആ ജലത്തോട് അത് ഏകീഭവിക്കുന്നു, അത് സഹജമായ ഭാവമാണ്. അടുത്ത് പറയും അത് ഇവിടെ എന്തെങ്കിലും കൃത്രിമമായിട്ടുണ്ടെങ്കിൽ അത് ഈ അവിദ്യ കൊണ്ട് തോന്നുന്നതാണ്. അവിടെ ഉഷ്ണം വന്നു, അതിൻ്റെ രൂപഭാവം വന്നു. മോക്ഷം എന്ന് പറയുന്നതും അത് സഹജമാണ്, അതൊന്നും കൊണ്ടും ഉണ്ടാകുന്നതല്ല, അത് നിത്യസിദ്ധമായ കാര്യമാണ്. അതിനോട് പറയുന്നത് അത് വിദ്യ നാശിതേ, അതിൻ്റെ ഈഖില്യഭാവം വിദ്യ കൊണ്ട് നശിച്ച് തന്നിമിത്തായ വിശേഷ സജ്ഞ. അഖില്യഭാവം വന്നപ്പോൾ, ഈ ജീവഭാവം വന്നപ്പോൾ വിശേഷബോധമുണ്ടായി. എന്ത് വിശേഷബോധം? ശരീരാദി സംബന്ധിനി, ഞാൻ ഈ ശരീരമാണ്, ഞാൻ സുഖിയാണ് ദുഃഖിയാണ്, ഞാൻ സാധകനാണ് സിദ്ധനാണ്, ഇത്തരത്തിൽ നൂറുകണക്കിലുള്ള ശരീരഭാവം വന്നു. ശരീര സംബന്ധിയായ പ്രജ്ഞ ഉണ്ടായി. ശരീര സംബന്ധിനി ആത്മനഃ, ഇത് അന്യത്വ ദർശന ലക്ഷണ, ഇത് ഭേദബോധ രൂപത്തിലുള്ളതാണ്. ഇത് ഭേദബോധമുള്ളത്, ഞാൻ വേറെ, എൻ്റെ ശരീരം വേറെ, ഇതെൻ്റേതാണ്, ഞാൻ വേറെ, നീ വേറെ, ഈ പ്രപഞ്ചം വേറെ, നാനാതരത്തിലുള്ള ഭേദബുദ്ധി ഉണ്ടാകും. ഇതിനെയാണ് പറഞ്ഞ സപ്ന. സപ്ന എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി, ഈ ശരീര അഭിമാനം കൊണ്ടുവരുന്ന ഭേദബുദ്ധി, അഹന്ത ശരീരത്തിനോട് ഏകീഭവിച്ചിട്ട് വരുന്ന ഭേദബുദ്ധി, അതാണ് സഹകാരികരണ സംഘാത് ഉപാധു പ്രവിലാപിതേ. അത് എങ്ങനെയാണോ അഖില്യഭാവം ജലത്തിൽ ഏകീഭവിക്കുന്നത്, അതുപോലെ സഹജസ്ഥിതിയിൽ, തൻ്റെ അസഹജസ്ഥിതിയിൽ, അതാണ് കാര്യകാരണ ഉപാധു പ്രവിലാപിത. ഇവിടുത്തെ പ്രവിലാപനം എന്ന് പറയുന്നതാണ്, അത് ഉപ്പിനെ സംബന്ധിച്ച് അത് ശരിയാണ്, അവിടെ ലയിക്കുന്നു. വാസ്തവത്തിൽ ഉപ്പിനെ സംബന്ധിച്ച് പോലും ലയനമെന്ന് പറയുന്ന വാസ്തവത്തിൽ ഉണ്ടോ? ഒന്നുമില്ല, കാരണം അത് ഉപ്പായിരുന്നപ്പോഴും ജലം തന്നെയാണ്. ഇനി അത് ജലം തന്നെ ആയിരുന്നെങ്കിൽ പിന്നെ ഇനി അതിന് ജലമാകേണ്ട വല്ല കാര്യമുണ്ടോ? മഞ്ഞിക്കട്ട അതായിരിക്കുമ്പോഴും അത് ജലം തന്നെയാണ്. അതിനി ജലമാകാൻ വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യണം? അത് ജലമാണല്ലോ, സ്വയം ജലം അതിൻ്റെ സഹജമായ ഭാവമാണ്. അതുപോലെ ഇവിടെ ആ പ്രജ്ഞാനഖനം സ്വരൂപം എന്ന് പറയുന്നത് ഈ ജീവന്റെ സഹജമായ ഭാവമാണ്, ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ്, അതിനകത്ത് വിടാൻ കഴിയുന്നില്ല, അതിനത് ആയിട്ടിരിക്കാനേ പറ്റും. അതുകൊണ്ടാണ് അതിന് സഹജമെന്ന് പറയും. ആ സഹജഭാവത്തിൽ പ്രവിലാപിതേ, ഉപാധികളെല്ലാം വിലയിക്കുമ്പോഴെന്ന് പറയുന്നത് എന്താണ്? ആ ഐശ്വര്യം നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേക ആകൃതി, പ്രത്യേക വർണ്ണം, ഇതെല്ലാം. ഇതൊക്കെ എന്താ, ജലമല്ലാതെ അവിടെ മറ്റെന്തെങ്കിലും ആണോ? അവിടെ ജലമല്ലാതെ എന്തെങ്കിലും ഒരു കണിക അതിൽ കൂടുതലായിട്ട് വന്നു. അവിടെ നമ്മൾ അനുഭവപ്പെടുന്ന എന്തിനെങ്കിലും ഒന്നിനെ ജലത്തിൽ നിന്ന് മാറ്റാൻ കഴിയുമോ? പിന്നെ അവിടെ എന്താ ലയം സംഭവിക്കും? അത് തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. അതിനെ അതങ്ങനെ ഇരിക്കുമ്പോഴും അത് ആയിരിക്കുമ്പോഴും അതിനെ ജലമൊന്ന് ധരിക്കുക. അവര് വേഗം മാത്രമേ ഉള്ളൂ, ഇവിടെ അത് മാത്രമേ ഉള്ളൂ. താൻ നിത്യശുദ്ധ ബുദ്ധനാണെന്ന് ധരിക്കുക. അതിനപ്പുറം ഇവിടെ മറ്റൊന്ന് സാധിക്കാനില്ല. അത് ജലമാണ്, ഒരു ഭാവത്തിലിരിക്കുന്നു. അതിൽ മുമ്പില്ലാതിരുന്ന ശീതം അവിടെ അനുഭവപ്പെടുന്നു. മുമ്പില്ലാതിരിക്കുന്ന ആകൃതി അതിൽ കാണുന്നു, മുമ്പില്ലാതിരിക്കുന്ന വർണ്ണം കാണുന്നു. പക്ഷെ അത് ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് ഇത്? തത്വജ്ഞാനം എന്ന് പറയുന്നു. ഇത് പരമാർത്ഥജ്ഞാനമാണ്. പരമാർത്ഥമല്ലാത്ത ജ്ഞാനത്തിലാണ് പറയുന്നത്. അത് വ്യത്യാസമുണ്ടല്ലോ. മുമ്പ് ഇവിടെ ഹിമത്തിൽ മുമ്പ് ശീതം ഉണ്ടായിരുന്നില്ല, ഇപ്പം ശീതമുണ്ട്. വ്യത്യാസം ഒന്നില്ലേ? മുമ്പ് അതിൻ്റെ വർണ്ണം വേറെ ആയിരുന്നു, ഇപ്പോൾ വർണ്ണം വേറെയാണ്. അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്, അത് അസംബന്ധമെന്ന് പറയുന്നില്ല, അത് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ നിങ്ങളെ ബോധിപ്പിക്കുന്ന അതല്ല, കാരണം ഇത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സ്വാനുഭവത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, ഇതൊക്കെ സ്വാനുഭവത്തിലുള്ളതാണ്. ശാസ്ത്രം പറയേണ്ട കാര്യമില്ല. ശാസ്ത്രം എന്താ ബോധിപ്പിക്കുന്നത്? പരമാർത്ഥം. അതിലെ പരമാർത്ഥത്തെ ഗ്രഹിക്കുക, തത്വത്തെ ഗ്രഹിക്കുക. തത്വം മനസ്സിലാക്കുന്നുണ്ടോ? ആ തത്വം മനസ്സിലാക്കുമ്പോൾ അവിടെ വിശേഷിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നുണ്ട്. വിശേഷിച്ചൊരു ലയം അവിടെ സംഭവിക്കുന്നുണ്ട്. സഹകാരികരണ സംഘാതുപാധു പ്രവിലാപിത നശിതി. അത് വാസ്തവത്തിലാണ്. അതുകൊണ്ടാണ് അതിന് ഔപാധികമായ നാശം എന്ന് പറയുന്നത്. വാസ്തവ നാശമുണ്ട്. ഔപാധികമായ നാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെത്വഭാവദ്ഭുതകാദ്യ ആധാര നാശാദിവ. ജലത്തിൽ പ്രതിബിംബമുണ്ട്. അവിടെ ആ ജലം ഉഷ്ണം കൊണ്ട് വറ്റി വരണ്ടു പോയാൽ പ്രതിബിംബമില്ല. അത്രയേ ഉള്ളൂ. ഉദകനാശം കൊണ്ട് പ്രതിബിംബനാശം, അതുപോലെയുള്ളൂ. എന്താ അവിടെ പ്രതിബിംബനാശം എന്ന് പറഞ്ഞാൽ? എന്താ അവിടെ, എന്താ ഈ പ്രതിബിംബം? അവിടെ വിശേഷിച്ച് കൊണ്ടുണ്ടോ പ്രതിബിംബം എന്ന് പറയാൻ? ഒന്നുമില്ല. അതെവിടെ പോയി? അതാ ബിംബം തന്നെയാണ്, മറ്റൊന്നുമല്ല. ഇവിടെ ജലത്തിൽ കണ്ടതോ ബിംബത്തിനെ തന്നെ കണ്ടത്. പ്രതിബിംബം എന്ന് പറഞ്ഞ് കാണാനോ അങ്ങനെ ഒരു വസ്തു ഇല്ലല്ലോ അവിടെ കാണാൻ. ബിംബമല്ലാതെ രണ്ടാമതൊന്നുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ജലം വറ്റിയതിന് ശേഷം അത് കാണണമായിരുന്നു. അല്ലേ? ജലം വറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തോട്ട് കാണുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ബിംബത്തിൽ നിന്നും വേറിട്ടൊന്നുമില്ല. അവിടെ കാണുന്നത് അത് ബിംബത്തെ തന്നെ. ബിംബത്തെയാണെങ്കിൽ ആകാശത്തിലേക്ക് നോക്കിയല്ലേ കാണുന്നു. ജലത്തിൽ എന്തിനാണ് കാണുന്നത്? അതാണ് ഉപാധി എന്ന് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു ഉപാധി ഉള്ളത് കൊണ്ട് ഉപാധി എന്ന് പറയുന്ന ആ മാധ്യമത്തിലൂടെ ജലത്തിനെ, ജലമെന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ആകാശത്തിൽ നിൽക്കുന്ന സൂര്യനെ കാണുന്നേ ഉള്ളൂ. അല്ല, അവിടെ രണ്ടാമത് ബിംബം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ജലം നശിച്ചാലും അത് നിൽക്കണം. ഹേത്വഭാവ, ഇവിടെ ഹേതുവില്ല. ഇവിടെ പറയുന്ന അജ്ഞാനം, അവിദ്യ എന്ന് പറയുന്ന ഹേതുവില്ല. അതുകൊണ്ട് ഉദകാദി ആധാര നശാദിവ ചന്ദ്രാദി പ്രതിബിംബ. ചന്ദ്രാദി പ്രതിബിംബം നശിക്കുന്നു. അതുപോലെ തന്നെ തന്നിമിത്ത പ്രകാശാദി. അവിടെ പ്രതിബിംബത്തെ കാണുകയല്ല, ചന്ദ്രന്റെ പ്രകാശത്തെയും കൂടെ നമ്മൾ കാണുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതും കാണുന്നുണ്ടല്ലോ. സൂര്യൻ കണ്ണാടി കാണുക മാത്രമല്ല, ആ അവിടെ നിന്നൊരു പ്രകാശത്തെയും കാണുന്നുണ്ട്, ഒരു പ്രതിഫലനത്തെയും കാണുന്നുണ്ട്. അരൂപം മാത്രമല്ല, കൂടുതലായിട്ടൊരു പ്രകാശമുണ്ട്. ഇതെല്ലാം പോകുന്നു കണ്ണാടിയില്ലെങ്കിൽ. ജലമില്ലെങ്കിൽ അവിടെ പ്രതിച്ഛായയില്ല, പ്രതിഫലനമില്ല. രണ്ടിനെ രണ്ടായിട്ടാണ് പറയുന്നത്. പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ നമ്മളതിൽ നോക്കുമ്പോൾ കാണുന്ന രൂപം, പ്രതിഫലനം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ കണ്ണിലെത്തുന്ന പ്രകാശം, ഇതെല്ലാം അസ്തമിക്കുന്നു, അവസാനിക്കുന്നു ആ ഉപാധി ഇല്ലെങ്കിൽ. ഇവിടെ എന്താ ഉപാധി? ബാഹ്യമായിട്ട് ഇതിനെല്ലാം സ്ഥൂലമായ വസ്തുക്കൾ വേണം, കണ്ണാടി വേണം. ഇവിടെയോ? ഇവിടെ അങ്ങനെ ബാഹ്യമായ സ്ഥൂലമായ ഉപാധികളൊന്നുമില്ല. കേവലം തന്റെ അറിവില്ലായ്മ മാത്രം. അവിദ്യാപ്രത്യുസ്ഥ അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കുന്നു, അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നു വിദ്യാജ്ഞാനങ്ങൾ, അത് കൽപ്പിക്കുന്നു അത്രമാത്രം. പുനഃ പരമാർത്ഥ ചന്ദ്ര ആദിത്യ സ്വരൂപ നാശവത് അസംസാരി ബ്രഹ്മസ്വരൂപസ്യ നാശ. അവിടെ പ്രതിബിംബം നശിക്കുന്നു, ജലം വറ്റി വരണ്ടു, പ്രതിബിംബം നശിച്ചു. എന്താ സൂര്യൻ നശിക്കുന്നു, ചന്ദ്രൻ നശിക്കുന്നു, ഇല്ലല്ലോ. പരമാർത്ഥ ചന്ദ്രാദിത്യ സ്വരൂപ അവിടെ പ്രതിബിംബം നശിക്കുമ്പോ സൂര്യൻ നശിക്കുന്നില്ല, ചന്ദ്രൻ നശിക്കുന്നില്ല, പക്ഷെ ഇതുവരിക്കും നശിക്കുമല്ലോ. ഒരു കാലത്ത് ഈ ബിംബം നശിക്കും, അതുപോലെ നശിക്കുന്നതല്ല ഈ ബിംബം. ആത്മബിംബത്തിന് ഒരിക്കലും നാശമില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. ആത്മബിംബത്തിലെ പ്രതിഫലനങ്ങളാണ് അനാദി അനന്തമായി തുടരുന്ന ഈ സംസാരം. ഈ സംസാരം പോലും നശിക്കുന്നു, പിന്നെയാണോ ആത്മബിംബം നശിക്കുന്നത്? ഈ സംസാരവും അജ്ഞന്റെ മുമ്പിൽ എന്നും ഇങ്ങനെ നിലനിൽക്കുന്നു, ജ്ഞാനിയുടെ മുമ്പിലല്ല, അജ്ഞന്റെ മുമ്പിൽ നിലനിൽക്കുന്നു. എന്നാ പുനഃ പരമാർത്ഥ ചന്ദ്രാദിത്യ സ്വരൂപ നാശവും പിന്നെ എടുക്കാം. വാസ്തവത്തിൽ ബിംബത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന സൂര്യചന്ദ്രന്മാർ നശിക്കാത്തപ്പോൾ ആ നാശവത്ത്, അങ്ങനെയാണ്. ബിംബത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന സൂര്യചന്ദ്രന്മാർ നശിക്കുന്നില്ല. ബിംബം നശിക്കുമ്പോൾ അത് നശിക്കാത്തതുപോലെ അസംസാരി ബ്രഹ്മസ്വരൂപസ്യ നാശം, ആ ബ്രഹ്മസ്വരൂപത്തിനും നാശമുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ആത്യന്തികമായി നശിച്ചാലും ബ്രഹ്മസ്വരൂപത്തിന് നാശം സംഭവിക്കുന്നില്ല. കാരണം ഉദാഹരണം അടുത്ത് പറയും, ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഉദാഹരണം എടുക്കുമ്പോൾ ഈ ലൗകികത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. അവിടെ അതിനെല്ലാം ഒരേ സ്വഭാവമായിരിക്കും. ഇവിടെ പറയുന്ന തത്വത്തിന് ദൃഷ്ടാന്തമേ ഇല്ല, അതിന് തുല്യമായ ഒന്നില്ല. അത് ഏകവും അദ്വൈതവുമായിരിക്കുന്നു. അതുകൊണ്ട് അതിന് ഉദാഹരണം എടുക്കുമ്പോൾ അതിന് തുല്യമല്ലാത്ത വസ്തുക്കളിൽ നിന്നേ എടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. പരമാർത്ഥ ചന്ദ്രാദിത്യ സ്വരൂപ അനാശവ, വാസ്തവത്തിലെ സൂര്യൻ നശിക്കാത്ത പോലെ ബ്രഹ്മവും നശിക്കുന്നില്ല എന്നർത്ഥം. തദ്വിജ്ഞാനഖനൈത്യുക്തം, ഇതാണ് പറഞ്ഞ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താ പ്രജ്ഞയില്ല എന്ന് പറഞ്ഞു, ഭേദബുദ്ധി ഇല്ല എന്നർത്ഥം. എന്താ പ്രജ്ഞയാണെന്ന് പറഞ്ഞു, അത് വിജ്ഞാനഖനമാണെന്നർത്ഥം. ഭേദബുദ്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നീ വിജ്ഞാനഖനമാണ്. വിജ്ഞാനഖനമാണെന്ന് തന്റെ സ്വരൂപത്തെ അറിയുന്നവന് പിന്നെ ആ ഭേദബുദ്ധി ഉണ്ടാകുന്നില്ല. ഇതാണ് തദ്വിജ്ഞാനഖനിത്യുക്തം. സാത്മാ സർവസ്യ ജഗത് പരമാർത്ഥോ ഭൂതനാശ ന വിനാശി. സ്വാത്മാ സർവസ്യ ജഗത്, അത് സർവജഗത്തിന്റെയും സ്വരൂപമാണ്. പാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആഭരണത്തിൻ്റെ സ്വരൂപമാണോ മണ്ണും സ്വർണവും? അതുകൊണ്ടെന്താ വിശേഷത? പാത്രത്തെ കാണുമ്പോൾ മണ്ണിനെ അല്ലെങ്കിൽ സ്വർണത്തെ കാണുന്നു. അതിനൊന്നും ഒരാൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. മൺപാത്രം മുമ്പിൽ വെച്ചിട്ട് മണ്ണിൻ്റെ പാത്രമാണ്, സ്വർണപാത്രം മുമ്പ് വെച്ചിട്ട് സ്വർണത്തിൻ്റെ പാത്രമാണെന്ന് ഉപദേശിക്കേണ്ട കാര്യം വരുന്നില്ല. എന്തുകൊണ്ട്? അത് അതുകൊണ്ടുണ്ടായത് കൊണ്ട്, മണ്ണും സ്വർണവും കൊണ്ടുണ്ടായത് കൊണ്ട്. അത് കാണുന്നവനറിയാം ഇത് മൺപാത്രമാണ്, സുവർണ ചഷകമാണ്, അതവനറിയാൻ പറ്റുന്നു. ഈ ജഗത്തിന്റെ സ്വരൂപം അറിവാണെങ്കിൽ, ജഗത്തിന്റെ സ്വരൂപം ആ പരമാർത്ഥ വസ്തുവാണെങ്കിൽ, ഈ ജഗത്തിനെ കാണുമ്പോഴും ആ പരമാർത്ഥത്തെ അറിയണം. എങ്ങനെയാണോ ആഭരണത്തെ കാണുമ്പോൾ സ്വർണമെന്നറിയുന്നത് പോലെ, അത് ഉപദേശം കൂടാതെ അറിയുന്നു. അറിയണം, പറഞ്ഞു കൊടുക്കണം. മുൻപാത്രം വെച്ചിട്ട് ഇത് മണ്ണാണ്, അതുപോലെ ഇതിന്റെ സ്വരൂപം ഇവിടെ പറയുന്നതാണ്. സാത്മാ സർവസ്യ ജഗത പരമാർത്ഥത. ഈ ജഗത്തിന്റെ പരമാർത്ഥമായ സ്വരൂപം ഈ പ്രജ്ഞാനഘനമാണ്. സാന്ന് പറഞ്ഞാൽ പ്രജ്ഞാനഘനം. അപ്പൊ ഈ ജഗത്ത് കാണുമ്പോൾ ഇത് പ്രജ്ഞാനഘനമായി തന്നെ അറിയണം. ഇവിടെ ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പം വരാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? സത്യമെന്നാണെങ്കിൽ അങ്ങനെയല്ലേ അറിയേണ്ടത്? ഇതിനെ അറിവായിട്ടല്ലേ അറിയേണ്ടത്? ഈ ശാസ്ത്രത്തിൻ്റെയും ഗുരുവിൻ്റെയും ഒക്കെ ആവശ്യം എന്തുകൊണ്ട് വന്നു? ശരിക്കും അങ്ങനെ അറിയേണ്ടത്, അതാണ് പരമാർത്ഥം. മൺപാത്രത്തെ കണ്ടാൽ അത് മണ്ണാണെന്ന് തന്നെ അറിയണം കാണുമ്പോൾ തന്നെ. സ്വർണപാത്രത്തെ കണ്ടാൽ കാണുമ്പോൾ തന്നെ അത് സ്വർണമെന്നറിയും. പക്ഷെ അങ്ങനെ അറിയുന്നില്ല എന്നുള്ളതും നമ്മുടെ അനുഭവമാണ്. ഈ ശബ്ദസ്പർശ രൂപരസങ്ങളെ ആരും തന്നെ അറിവായി അറിയുന്നില്ല. ശബ്ദത്തെ സ്പർശമായും രസത്തെ രസമായും രൂപത്തെ രൂപമായും ഗന്ധത്തെ ഗന്ധമായുമേ അറിയുന്നുള്ളൂ. ഇതെന്തുകൊണ്ട്? സ്വർണ പാത്രത്തെ കണ്ടുകഴിഞ്ഞാൽ സ്വർണമായി അറിയണമെന്ന് നമ്മൾ പറയുന്ന ഒരു പൊതുവായ ഒരു ന്യായമാണ്. അങ്ങനെ അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. പല കാരണങ്ങളുകൊണ്ട് അറിയാതിരിക്കും. മൺപാത്രത്തെ കണ്ടുകഴിഞ്ഞാൽ ഇത് മണ്ണാണെന്ന് അറിയണമെന്ന് യാതൊരു നിയമവുമില്ല. മറിച്ച് അങ്ങനെ അറിയാതിരിക്കുന്നതിനുള്ള നിയമങ്ങൾ പലതുമുണ്ട്. മൺപാത്രം ഉണ്ടാക്കിയിട്ടാലും നല്ല സ്വർണത്തിൻ്റെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു സ്വർണമാണെന്ന് തോന്നും, ഭ്രമമുണ്ടാവും. സ്വർണപാത്രം ഉണ്ടാക്കിയിട്ടാലും മണ്ണിൻ്റെ പെയിൻ്റ് അടിച്ചാലും മൺപാത്രമാണെന്ന് തോന്നും. അങ്ങനെ സംഭവിക്കാമല്ലോ. അത് വസ്തുനിഷ്ഠമായി വരുന്ന അറിവില്ലായ്മ. ഇനി ആത്മനിഷ്ഠമായി കാണുന്നവൻ്റെ ദോഷമുണ്ടായാലും വരാം. മൺപാത്രമാണ് മുമ്പിലിരിക്കുന്നത്, പാത്രമാണെന്നറിയുന്നുണ്ട്, പക്ഷേ ശരിയായി വെളിച്ചമില്ലാത്തതുകൊണ്ട് അവന് അറിയാൻ കഴിഞ്ഞില്ല ഇത് മണ്ണിൻ്റെ പാത്രമാണോ അതേ സ്വർണത്തിൻ്റെ പാത്രമാണോ. അങ്ങനെയും വരാമല്ലോ. അപ്പോൾ ഈ ജഗത്തിൻ്റെ സ്വരൂപം അറിവാണ്, അതുകൊണ്ട് ഈ ജഗത്തിനെ നമ്മൾ അറിവായി തന്നെ കാണണമെന്ന് നിയമമൊന്നുമില്ല. അത് ജഗന്നിഷ്ഠമായ ദോഷം കൊണ്ടോ ആത്മനിഷ്ഠമായ ദോഷം കൊണ്ടോ ബാഹ്യനിഷ്ഠമായ ദോഷം കൊണ്ടോ ആത്മനിഷ്ഠമായ ദോഷം കൊണ്ടോ മറിച്ചുള്ള അനുഭവങ്ങളുണ്ടാവാം. അതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മങ്ങിയ വെളിച്ചം കൊണ്ടുണ്ടാകാം, കണ്ണിന് കാഴ്ചക്കുറവ് കൊണ്ടുണ്ടാകാം, തിമിരം കൊണ്ടുണ്ടാകാം, ബുദ്ധിക്ക് ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള ആ സാന്നിധ്യം നഷ്ടപ്പെടുന്നുകൊണ്ടുണ്ടാകാം, ഇതിനഗ്രഹിക്കേണ്ട ബുദ്ധി മറ്റെവിടെയെങ്കിലും ആയിരുന്നാലും ഉണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ടും സത്യം ബോധ്യപ്പെടാതിരിക്കാം. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ ഗുരുവിന്റെ എല്ലാം ആവശ്യം വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത് സത്യമാണെങ്കിൽ ഇതിന്റെ സത്യമെന്നറിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. സ്വാത്മാ സർവസ്യജതോ പരമാർത്ഥതോ, അതാണ് ഈ സർവജഗത്തിന്റെയും പരമാർത്ഥ സത്യം. പക്ഷെ അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. ഇതാ സത്യം തന്നെയാണ്. സത്യത്തിൽ നിന്ന് ഇതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇത് നാം രൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ അജ്ഞാനവേളയിൽ ഇത് പൂർണ്ണമായ അറിവായി തന്നെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. പക്ഷേ അതിന് പെയിന്റ് അടിച്ചിരിക്കുന്നു. ഈ അജ്ഞാനം തന്നെ അതിന് ശബ്ദസ്പർശ രൂപരസ ഭേദങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് തന്നെ ഈ ബുദ്ധിയെ കെടുത്തിയിരിക്കുന്നു. ഈ കർണത്തിന് ദോഷങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് സത്യമായിട്ടാണ് ഗ്രഹിക്കേണ്ടത്. പക്ഷെ സത്യമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടി വരുന്നു. അതുകൊണ്ട് ശാസ്ത്രം വേണ്ടി വരുന്നു. അതുകൊണ്ട് ഗുരു വേണ്ടി വരുന്നു. അല്ല, അതാണ് ഇവിടെ പറയുന്നത്. സ്വാത്മാ സർവസ്യ ജഗതസ്യ പരമാർത്ഥതോ, അത് തന്നെയാണ് പരമാർത്ഥത്തിൽ. എന്നാലും നാനാത്വ ബോധം ഇവിടെ അനുഭവപ്പെടുന്നു. ഭൂതനാശന്ന വിനാശി, ഈ നാനാത്വ ഭൂതം ഈ ഭൂതങ്ങളെ ആശ്രയിച്ചു വരുന്ന ആ ഭൂതങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിന് മാറ്റം വരുന്നില്ല. ഇദ്ദേഹമായി സത്യമായി സുസ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. മാറ്റം വരാൻ വഴിയില്ല. ഭൂതനാശം കൊണ്ടത് നശിക്കുന്നില്ല. ഭൂതനാശം തന്നെ വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. ഭൂതനാശം എന്ന് ഭ്രമിക്കുകയാണ്. ഇവിടെ പറയുന്നു ഭൂതനാശ എന്ന നശ്യതി, ഭൂതനാശം സംഭവിക്കുന്നു എന്ന് തോന്നുകയാണ്. ഭൂതനാശവും സംഭവിക്കുന്നില്ല. വിനാശീത്തോ അവിദ്യാകൃത ഖില്യഭവത പറയുന്നു. ഈ നാശം എന്ന് പറയുന്നത് അവിദ്യാകൃതമായ ഖില്യഭാവമാണ്, ഇല്ലാത്തതാണ് നശിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നില്ല, ഇല്ലാത്തതാണ്, അവിദ്യാകൃതമാണ്. പറഞ്ഞല്ലോ ഈ ദോഷങ്ങളെ കൊണ്ട്. വാസ്തവത്തിൽ അറിവ് അറിവായി തന്നെ സദാ പ്രകാശിച്ചു ചെയ്യുന്നു. പക്ഷെ അവിദ്യ കൊണ്ട് പ്രപഞ്ചസൃഷ്ടിയും പ്രപഞ്ചസ്ഥിതിയും പ്രപഞ്ചനാശവും എല്ലാം കൽപ്പിക്കുന്നു. അറിവ് തന്നെയാണ്. അത് അറിവ് തന്നെയാണെങ്കിൽ പിന്നെ ഈ അവിദ്യ എന്തോ, ഈ അവിദ്യ കൊണ്ട് ഇതൊക്കെ വന്നു എന്ന് പറയുന്നു, അതെവിടുന്ന് വന്നു? അതും ഈ അറിവ് തന്നെയാണ്. പറഞ്ഞല്ലോ ഈ പ്രകാശം തന്നെയാണ്. ഈ പ്രകാശത്തിന്റെ ഒരു നാളത്തിനങ്ങനെ പറഞ്ഞു. അഗ്നിക്ക് പല നാവുകളുണ്ടെന്നും പറഞ്ഞല്ലോ. കാളി, കരാളി, സുലോചന എന്നൊക്കെ പറഞ്ഞ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെ പലതരത്തിലുള്ള നാവുകൾ അഗ്നിക്കുണ്ട്. അതുപോലെ ഈ ചിത്തിന് തന്നെ പലതരത്തിലുള്ള വിലാസങ്ങളുണ്ട്. അതിന് നമ്മൾ അവിദ്യ എന്ന് പറയുന്നു. അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് ചിത്ത് തന്നെ ഇവിടെ വിശേഷിച്ച അവിദ്യ ഒന്നുമില്ല. അങ്ങനെ ഒരു അവിദ്യ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. എന്തായാലും ചിത്തിനെ നിഷേധിക്കാൻ കഴിയില്ലല്ലോ. താൻ അതാണെന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയും. താൻ അറിവാണെന്നുള്ള കാര്യം, പ്രജ്ഞാനഘനമാണെന്നുള്ള കാര്യം അറിയുന്ന ഒരുവനെ നിഷേധിക്കാൻ കഴിയത്തില്ല. താൻ അറിയുന്നു, തന്നെ അറിയുന്നു, ലോകത്തെ അറിയുന്നതുകൊണ്ട് താൻ അറിവെന്നുള്ളത് നിഷേധിക്കാൻ പോയി. പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമല്ല, അറിവ് തന്നെയാണ്. പിന്നെ അവിദ്യാവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അത് അറിവല്ല എന്നുള്ള തോന്നുന്നുണ്ട്. അതിനെയാണ് പറയുന്ന അവിദ്യ. അറിവല്ല എന്ന് തോന്നുന്നു, അതും അറിവ് തന്നെ. ആ തോന്നുന്ന അറിവ് തന്നെ എല്ലാ പ്രജ്ഞാനധനം തന്നെയാണ് ഇത് പറയുന്നു. വാചാരം ഗുണം വികാരവും നാമധേയം ഈ പറയുന്ന വാക്കുകൾ പ്രപഞ്ചമെന്ന് പറയുന്ന വാക്കാണോ അസംബന്ധമായിരിക്കുന്ന അതേ ബ്രഹ്മമെന്ന് പറയുന്ന വാക്കാണ്? ഏതാ അസംബന്ധം? പ്രപഞ്ചമൊന്നും ബ്രഹ്മമൊന്നും രണ്ടും വാക്കിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കും. ഏതാണ് അസംബന്ധമായിരിക്കുന്നത്? വാക്കുകളെല്ലാം അസംബന്ധമാണ്. അത് പ്രപഞ്ചമെന്ന് പറഞ്ഞാലും ശരി, ബ്രഹ്മമെന്ന് പറഞ്ഞാലും ശരി, കേവലം നാമധേയം മൃത്തികേ ദൈവസത്യം, സത്യമായിരിക്കുന്ന വസ്തു മാത്രം, താൻ മാത്രമാണ് സത്യമായിരിക്കുന്നത്, അറിവായിരിക്കുന്ന താൻ. താൻ എന്താണെന്ന് അന്വേഷിച്ചും മനസ്സിലാക്കാൻ പ്രജ്ഞാനധനമാണ്. പ്രജ്ഞാനധനമായിരിക്കുന്ന താനേ ഉള്ളു സത്യമായി. ബാക്കിയുള്ളത് തന്നിൽ നിന്ന് അന്യമായി കാണുകയാണെങ്കിൽ അസത്യം, അതസത്യം. അല്ല, താനായി കാണുകയാണെങ്കിൽ അതെല്ലാം സത്യം. പിന്നെ അതെല്ലാം ഇല്ല, സർവം ഖലു എന്ന് പറഞ്ഞു, അത് സത്യമാണ്. ഇത് ശ്രുത്യന്തര അയന്തു പാരമാർത്ഥികോ അവിനാശി വാരേ അയം ആത്മാ അതുപോലം പര്യാപ്തം വാരേ ഇതം മഹദ്ഭൂതം അനന്തം അപാരം യഥാവ്യാഖ്യാതം വിജ്ഞാനായ വിജ്ഞാതം. നവാരേ അഹം മുഹം ബ്രവീമി ഞാൻ നിന്നെ മോഹിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. അലം വാരേ ഇതം വിജ്ഞാനായ അറിയാനാണെങ്കിൽ ഇത്രയൊക്കെ മതി എന്നാണ്. ഇവിടെ നിർത്താം, അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇത്രയും ആവശ്യമുള്ളൂ അറിയാൻ വേണ്ടി. ഇനി കൂടുതൽ അറിയിപ്പിക്കാൻ ശ്രമിച്ചാലും ഇനി കൂടുതലൊന്നും അറിയാനില്ല. അതുപോലെ പര്യാപ്തം, ഇത് മതിയായി എന്നാണ്. വാരേ ഇതം മഹദ്ഭൂതം അനന്തം അപാരം യഥാവ്യാഖ്യാതം. അരേ അഹം അലം വാരേ ഇതം അലം, ഇതം അലമെന്നാണ്. ഇതം മഹദ്ഭൂതം അനന്തം അപാരം യഥാവ്യാഖ്യാതം. ഇതുവരെ ഞാൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? അത് മഹത്തായ ഭൂതമാണ്, അനന്തമാണ്, അപാരമാണെന്നെല്ലാം പറഞ്ഞല്ലോ. ഇത് മതി, ഇത് പര്യാപ്തമാണ്. ഏതാ വ്യാഖ്യാതം ഇവിടെ പറയുന്നു? ഇവിടെ നമ്മൾ ശ്രുതിയെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നു. ശ്രുതി സ്വയം തന്നെ തന്നെ വ്യാഖ്യാനിക്കും. ശ്രുതി പറഞ്ഞ കാര്യം എല്ലാ തത്വമസി അഹം ബ്രഹ്മാസ്മി ഇതിന്റെ വ്യാഖ്യാനമാണ്. ഈ വ്യാഖ്യാനം മതിയായി. അപാരം ഏതാ വ്യാഖ്യാതം? കേൾക്കുന്നവർക്ക് ബോറടിക്കുന്നില്ലെങ്കിലും പറയുന്നവർക്കിത് മതിയായി എന്നാണ്. അതാ പറയുന്നു, അനന്തം അപാരം യഥാവ്യാഖ്യാതം വിജ്ഞാനായ വിജ്ഞാതം, അറിയുന്നതിന് ഇത്രയും മതി എന്നാണ്. കാരണം ഇനിയും ഇതല്ലേ പറയാനുള്ളൂ, കൂടുതൽ എന്തെങ്കിലും പറയാനുള്ളൂ? വിജ്ഞാനായ വിജ്ഞാതം വിജ്ഞാതേ വിപരിലോപ്പ് വിദ്യത അവിനാശി വക്ഷ്യതി. ഇനി ഇതിന്റെ തന്നെ വിശദീകരണം വരും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അത് തെറ്റിദ്ധരിച്ചുള്ളരുത്. മനനം നിർത്തണം, ശ്രവണം നിർത്തണം എന്നല്ല പറയുന്നത്. ഇതിനറിയുന്നതിന് വേണ്ടി എന്താണോ വെളിപ്പെടുത്തിയത് ആ വെളിച്ചം പര്യാപ്തമാണോ എന്നാണ് പറയുന്നത്. ആ വെളിച്ചം ഇനി ആവശ്യമില്ലെന്നല്ല പറയുന്നു. അല്ലേ, അതല്ല പറയുന്നു. വെളിച്ചത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇരുളെന്നോ ചെറിയ ഇരുളെന്നോ ഇല്ല. ഏതിരുളിനെയും വെളിച്ചം നശിപ്പിക്കാൻ പര്യാപ്തമാണ്. അതാണ് മുറിക്കകത്ത് കുറ്റിരുളെന്ന് പറയും. അവിടെ ഒരു മിന്നാമിനുങ്ങ് പ്രകാശിച്ചാലും ശരി, ആ പ്രകാശത്തിന്റെ ഇരുള് കാണുക. അതിന് സൂര്യനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. എവിടെയാണോ പ്രകാശം വരുന്നത് അത് എത്ര സൂക്ഷ്മമായാലും ശരി, അവിടെ ഇരുളിന് മാറിയേ പറ്റും. പക്ഷെ അതുകൊണ്ട് ആ വെളിച്ചത്തെ തന്നെ അണച്ചു കഴിഞ്ഞു ഇരുള് മാറുകയില്ല. അതിന്റെ താല്പര്യം അതാണ്. ഈ വെളിച്ചത്തെ അണച്ചു കളയാനല്ല പറയുന്നത്, ഈ വെളിച്ചം വേണം. ഈ വെളിച്ചം എപ്പോഴും ആവശ്യമാണ് ഇരുളിനെ കളയുന്നതിന്. അതുകൊണ്ട് ഇതിന് ബോറടിക്കാൻ പാടില്ല. എന്നാ പോയി ഈ വിളക്കണഞ്ഞു പോകും. അതുകൊണ്ട് അറിവിനെ സംബന്ധിച്ച് പരമാവധി പറയാനുള്ള ഇത്രയാണ്. പക്ഷെ ഈ അറിവ് എന്നും നിലനിൽക്കേണ്ട അറിവാണ്. ഇത് അണയേണ്ട വെളിച്ചമല്ല. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ് ഇത്? ഒരിക്കലും അണയുന്ന വിളക്കുമല്ല. ദുരിക്ക കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് അണയുന്ന വിളക്കല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തുകൊണ്ട്? ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്. സ്വയം പ്രകാശിക്കുന്ന വെളിച്ചത്തിൻ്റെ നാളം എങ്ങനെ അണഞ്ഞു പോകുന്നു? അതണയത്തില്ല. അതണയത്തില്ല. നമ്മളിവിടെ ഒരു മെഴുകുതിരി കൊളുത്തി കഴിഞ്ഞാൽ അത് അണഞ്ഞു പോകും. ആകാശത്തിൽ നമ്മൾ കൊളുത്തിയ മെഴുകുതിരിയല്ല പ്രകാശിക്കുന്നത്, അതുകൊണ്ട് അത് അണയുന്നില്ല. അത് രാവും പകലുമല്ല, അതങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ അതിലും വലിയ പ്രകാശമാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. ആ സ്വയം പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഒരുവന്റെ മനസ്സിലുണ്ടായാൽ അതൊരിക്കലും വിട്ടുപോകത്തില്ല. അവൻ വിചാരിച്ചാലും അവനെ കളയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് സാങ്കേതികമായി പറയുന്നത്, ഈ തത്വത്തെ ശ്രവിക്കുമ്പോൾ തന്നെ ഞാനും ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. അത് തത്വത്തെക്കുറിച്ചുള്ള ബോധമാണ്. തത്വത്തെക്കുറിച്ചുള്ള ബോധം തത്വത്തിന്റെ തന്നെ പ്രകാശമാണ്. അത് അതത്വത്തിന്റെ പ്രകാശമാണ്. തേജസ് എന്ന് പറയുന്നത് അഗ്നിയുടേതേ ആകും. അതെവിടെ കണ്ടാലും ശരി, അത് ഭൂമിയിൽ കണ്ടാലും ശരി, ജലത്തിൽ കണ്ടാലും ശരി, ആകാശത്ത് കണ്ടാലും ശരി, തേജസ് അഗ്നിയുടെയാണ്. അഗ്നിയുടെ സ്വന്തമാണ്. അതിന് മറ്റൊന്നിൻ്റെ ആകാൻ പറ്റത്തില്ല. മറ്റൊന്നിൻ്റെ തേജസ് അഗ്നിയുടേതാകത്തുമില്ല. അതുപോലെ ഈ അറിവ് അത് ഈ അപരോക്ഷമായിരിക്കുന്ന വസ്തുവിൻ്റെ പ്രകാശമാണ്. അതിനൊരിക്കലും മാറാൻ കഴിയത്തില്ല. അതിനൊരിക്കലും നഷ്ടപ്പെടാൻ കഴിയത്തില്ല. അതിനൊരിക്കലും വിട്ടുപോകാൻ കഴിയത്തില്ല. അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് അതിൻ്റെ സ്വഭാവമാണ്. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഹി വിജ്ഞാതുഃ വിജ്ഞാതിഃ വിപരിലോകോ വിദ്യതെ അവിനാശിത്വ. അതുകൊണ്ട് അങ്ങനെ ആരും ഭയപ്പെടേണ്ട കാര്യങ്ങൾ. നമ്മുടെ സ്വത്ത് നശിക്കാം, സമ്പത്ത് നശിക്കാം, ശരീരം നശിക്കാം, മനസ്സും ബുദ്ധിയും എല്ലാം നശിച്ചു പോകാം. പക്ഷെ ഈ അറിവ് നശിക്കത്തില്ല. അങ്ങനെ അത് നശിച്ചിരുന്നുവെങ്കിൽ ഈ ഉറക്കത്തിൽ നിന്നാരും ഈ ഉണർവിലേക്ക് വരില്ലായി. അത് അവിനാശിയാണ് എന്നടുത്ത് പറയും. അതുകൊണ്ട് ജ്ഞാനത്തെക്കുറിച്ച് ആരും വ്യാപലാതിപ്പെടേണ്ട കാര്യമില്ല. അവനവൻ സമ്പാദിച്ചു വച്ചിരിക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യാപലാതിപ്പെട്ട ഇതാരിലും നഷ്ടപ്പെടുന്ന ഒന്നല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി അതിലൊരു സംശയത്തിനോ അവകാശമില്ല. പിന്നെ ഇതെന്തുകൊണ്ട്? അതിനുള്ള സമാധാനം പറയും. ഈ അറിവ് നശിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് നശിക്കുന്നില്ല എന്ന് പറയുന്നത്? ശരിയാണ്. എന്തുകൊണ്ടെന്നുള്ള ഒരു ചോദ്യം. കഥം ധറി പ്രേത്യ സംജ്ഞ നാസ്തി. ആ ബോധത്തിൽ ഈ ദ്വൈതബോധമില്ല എന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ വിശദീകരിച്ചതേ ശൃണു. അതിനടുത്ത് പറയുന്നു, എത്ര ഹി ദ്വൈതം ഇവ ഭവതി തദിത്ര ഇതരം ജിഗ്രതി തദിതരം പശ്യതി എത്ര യസ്മിൻ അവിദ്യാകൽപ്പിതേ. കാര്യകരണ സംഘാതെ ഉപാധി ജനിതേ വിശേഷാത്മനി ഖില്യഭാവേ. ഈ ജീവഭാവത്തിൽ പറയും എവിടെയായി അറിവ് നശിക്കുന്നത്? ഉണർന്നിരുന്നപ്പോൾ നശിച്ചോ? സ്വപ്നത്തിൽ നശിച്ചോ? ഇനി സുഷുപ്തിയിൽ നശിച്ചോ? അറിവൊരിടത്തും നശിക്കുന്നില്ല. അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ? അത് അറിവായി തന്നെ ഇരിക്കുകയല്ലേ? പ്രജ്ഞാനഖരണമായിരിക്കുകയല്ലേ? അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യകരണ സംഘാതത്തിൽ ഉപാധിജനിതമാണിത്. അറിവിൽ നിന്ന് അന്യമായ എന്തിനെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതല്ല ഉപാധിജനിതം. അതിൽ വിശേഷാത്മന് ഈ ജീവഭാവം, അതിനോട് പറയുന്ന ഖില്യഭാവം, ഈ പരൽഭാവം, അങ്ങനെ പറയാം അറിവ് കട്ടപിടിച്ചതെന്ന്. ഇതിൽ ജലം കട്ടപിടിച്ച ഐസായിരുന്നു. ഈ സ്വാഭാവിക ഭാവം ഹിയസ്മാ ദ്വൈതമിവ, അതാണ് ദ്വൈതം പോലെ ദ്വൈതമില്ല, പലതുപോലെ ഇവിടെ അനുഭവപ്പെടുന്നു, അറിവിൽ തോന്നുന്നു. ഒരേ ഒരു സൂര്യനെ ഉള്ളുവെങ്കിലും പല സൂര്യനുള്ളതുപോലെ തോന്നുന്നു. ഒരേ ഒരു പ്രകാശമേ ഉള്ളുവെങ്കിലും പല പ്രകാശങ്ങളുള്ളതുപോലെ തോന്നുന്നു. പോലെ ഇവ, അതാണ് അവരുടെ പ്രാധാന്യം. ദ്വൈതമിവ പരമാർത്ഥതോ അദ്വൈതേ ബ്രഹ്മണി. പരമാർത്ഥത്തിൽ അദ്വൈതമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എന്താണ് ഇത്? അറിവായിരിക്കുന്നു, പക്ഷേ കർണദോഷം കൊണ്ട് അതിൽ പലതും ആരോപിച്ചതുകൊണ്ട് പല വർണ്ണങ്ങളെ ആരോപിച്ചതുകൊണ്ട് പല വർണ്ണങ്ങളായി കാണുന്നു, പല വർണ്ണങ്ങൾ പോലെ കാണുന്നു. സത്യമല്ല, സ്വപ്നത്തിൽ കണ്ടതെല്ലാം പോലെ. ഏതുപോലെ? ജാഗ്രത പോലെ. ജാഗ്രത ആണോ? അതല്ല, ജാഗ്രത പോലെ. അങ്ങനെ അനുഭവം ഉണ്ടാകുന്നു. സ്വാനുഭവത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ വരാമെങ്കിൽ ഇവിടെയും അതുപോലെ പോലെ. സർപ്പത്തെ കണ്ടു, വാസ്തവ സർപ്പത്തെ പോലെ അങ്ങനെ കാണുന്നു. ജലത്തെ കണ്ടു, മരുഭൂമിയിൽ വാസ്തവ ജലത്തെ പോലെ. അതുപോലെ ദ്വൈതമിവ ചേർത്താവും, ദ്വൈതം പോലെ. അപ്പൊ ദ്വൈതത്തെ ഇവിടെ അംഗീകരിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. അദ്വൈതത്തിൽ ദ്വൈതം നിലനിൽക്കുന്നതിന് യാതൊരു ആശ്ചര്യത്തിനും അകയിൽ നിലനിൽക്കാൻ. പക്ഷെ അതെങ്ങനെ ദ്വൈതം പോലെ എന്നുള്ള ചേർക്കും. ദ്വൈതമിവ പരമാർത്ഥതോ അദ്വൈതേ ബ്രഹ്മണി. ദ്വൈതമിവ ഭിന്നമിവ, ഭേദബുദ്ധി വരുന്നു. ഞാൻ നീ എന്നുള്ള ഭേദബുദ്ധി വരുന്നു. വസ്തുന്തരം അങ്ങനെ അനുഭവപ്പെടുന്നു. ആത്മനഃ വസ്തുന്തരം, ആത്മാവിൽ നിന്നും അന്യമായ, തന്നിൽ നിന്നും അന്യമായ. ആത്മനഃ വസ്തുന്തരം, ഈ അറിവിൽ നിന്നും അന്യമായ, പരമാർത്ഥത്തിൽ നിന്നും അന്യമായ, സത്യത്തിൽ നിന്നും അന്യമായ എന്താണ് പലതും ഉപലക്ഷ്യത കാണപ്പെടുന്നു. ആര് കാണപ്പെടുന്നു? ആർക്ക് കാണപ്പെടുന്നു? ഈ ഖില്യഭാവം, ഈ ജീവഭാവത്തിന് കാണപ്പെടുന്നു. അതുകൊണ്ട് അദ്വൈതം ദ്വൈതത്തെ നിഷേധിക്കുന്നു എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. അദ്വൈതത്തിന് ദ്വൈതത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ആ ദ്വൈതം എന്ന് പറയുന്നത്? ദ്വൈതമിവയാണ് ഇത്രേ പറയുന്നു. അത് ദ്വൈതം പോലെയാണ്. ദ്വൈതം പോലെയാണെങ്കിൽ എന്തിനാണ് നിഷേധിക്കുന്നത്? അതിന് ഇരളിനെ പിശാജ് പോലെ കണ്ടാൽ പിന്നെ പിശാജിനെ നിഷേധിക്കേണ്ട കാര്യമുണ്ട്? ഇല്ലല്ലോ. കണ്ടത് പിശാജല്ല, പിശാജ് പോലെയാണ്. മരുഭൂമിയിൽ കണ്ടത് ജലമല്ല, ജലം പോലെയാണ്. പിന്നെ ജലത്തിന് എന്തിനാണ് നിഷേധിക്കുന്നത്? രജുവിൽ കണ്ടത് സർപ്പമല്ല, സർപ്പം പോലെയാണ്. പിന്നെ സർപ്പത്തെ എന്തിനാണ് നിഷേധിക്കുന്നത്? അവിടെ സർപ്പത്തെ നിഷേധിക്കുന്നുണ്ട്, ഇല്ല. അപ്പൊ ഇവിടെ ദ്വൈതത്തെ എന്തിനും നിഷേധിക്കുന്നു? അദ്വൈതി ദ്വൈതത്തെ നിഷേധിക്കുന്നു എന്നാണ് ധരിച്ചിരിക്കുന്നു. നിഷേധിക്കേണ്ട കാര്യമില്ല, കാരണം ദ്വൈതം പോലെയാണ്. ഇത്. അങ്ങനെ ആരും രജ്ജുവിന് സർപ്പത്തെ കണ്ടിട്ട് ആരും ഇതുവരെ സർപ്പത്തെ നിഷേധിച്ചിട്ടില്ല. അത് സർപ്പം പോലെയാണ്, അതുകൊണ്ടാണ് നിഷേധിക്കാത്ത. പിന്നെ വിവാഹം, പക്ഷെ അനുഭവമുണ്ട്. എന്താ പിന്നെ ഇത്? ഇത് അനുഭവം, അനുഭവം എന്നാണ് പറയുന്നത്. അതിനാണ് പറയുന്നത് ഇത് പ്രജ്ഞാനഫലമാണ്. അവസാനം ഒന്ന് എത്തിച്ചേരുന്ന എവിടെയാണ്? ഇത് അനുഭവമാണ്. ഇതിനെയൊക്കെ എന്തായി അനുഭവി അംഗീകരിക്കണം, സ്വീകരിക്കണം? അനുഭവമായിട്ട്, പ്രജ്ഞാനമായി സ്വീകരിക്കുക. പ്രജ്ഞാനഫലമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കെന്തിനും നിഷേധിക്കാം, ആർക്കെന്തിനും അംഗീകരിക്കാനാണ്. അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥം അവനവൻ്റെ അനുഭവമല്ലേ. ഇതാരെങ്കിലും പറഞ്ഞ് തലയ്ക്കകത്ത് കടത്തിത്തരുന്നതാണോ? അല്ല, പ്രജ്ഞാന സ്വാനുഭവമാണ്. അതിനാർക്കും നിഷേധിക്കാൻ കഴിയും? ദ്വൈതം വിവാഹം അനുഭവപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. നനു ദ്വൈതേന ഉപമീയമാനത്വ ദ്വൈതസ്യ പരമാർത്ഥികത്വം ഇതി. എന്തിനാ ദ്വൈതം വിവാഹം എന്ന് പറയുന്നു? ദ്വൈതം എന്ന് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ. ബ്രഹ്മം എന്ന് പറയുന്ന പോലെ ദ്വൈതം, പ്രജ്ഞാനധനം എന്ന് പറയുന്ന പോലെ പ്രപഞ്ചം, രണ്ടിനി അംഗീകരിക്കുക. എന്താ തകരാറ്? പ്രജ്ഞാനം അംഗീകരിക്കാം, ശാസ്ത്രം പറയുന്നു, ഗുരു പറയുന്നു. പ്രപഞ്ചത്തെ അംഗീകരിക്കാം, ശാസ്ത്രവും പറയുന്നു, ഗുരുവും പറയുന്നു, സ്വാനുഭവ സിദ്ധവുമാണ്. രണ്ടും അംഗീകരിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഇവിടെ എന്തു പറയുന്നു? പ്രജ്ഞാനഘനം പിന്നെ ദ്വൈതം ഇവ, ദ്വൈതം പോലെ. ദ്വൈതം പോലെ എന്ന് പറയാൻ ഇത് എവിടുന്ന് വന്നു? എന്തോ വന്നിട്ടാണല്ലോ പറയുന്നു. ഒരു ദൃഷ്ടാന്തം പറയണമെങ്കിൽ ആ ദൃഷ്ടാന്തം വേണമല്ലോ. നിങ്ങൾ പറയുന്നു ഈ പ്രജ്ഞാനഘനമാണ്, അത് സത്യമാണ്. പിന്നെ ഇതൊക്കെയോ? അത് രജ്ജുവിലെ സർപ്പം പോലെ. അപ്പോൾ രജ്ജുവിലെ സർപ്പം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അങ്ങനെ രണ്ടാമത് ഉണ്ടായിട്ടല്ലേ നിങ്ങൾക്ക് അതിന് ഉദാഹരണമായിട്ട് എടുക്കാൻ കഴിഞ്ഞത്? അത്തരം ഒരു ഉദാഹരണത്തെ ചർച്ച ചെയ്തിട്ടാണല്ലോ നിങ്ങൾ അവസാനം സമ്മർദ്ദിക്കുന്നത്. ഇത് പ്രജ്ഞാനഘനമാണെന്നും, ഇതിനെ പ്രജ്ഞാനഘനമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ആ പ്രജ്ഞാനമല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. അദ്വൈതം വിവാഹം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ പ്രജ്ഞാനം വ്യതിരിക്തമായി ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രജ്ഞാനത്തിനെ ബോധ്യപ്പെടും. രജ്ജുസർപ്പവും മരുമരീചിയൊക്കെ ഇവിടെ ഉണ്ടായാലേ നിങ്ങൾക്ക് ഈ ആത്മാവിനെ അറിയാൻ കഴിയും എന്ന് വരുന്നില്ലേ? എന്നിട്ട് ദ്വൈതീന ഉപമാനത്വ ദ്വൈതസ്യ പരമാർത്ഥികത്വം. അപ്പോൾ അതിനെ അംഗീകരിക്കേണ്ടി വരും. ഒന്നിനെ അംഗീകരിച്ചോ അത് പരമാർത്ഥമായി. അറിവിനെ നിങ്ങൾ അംഗീകരിക്കുന്നു, അത് പരമാർത്ഥമായി. അറിവിനെ അംഗീകരിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റു പലതിനെ സ്വീകരിക്കുന്നു, അതെല്ലാം പരമാർത്ഥമായി. അപ്പോൾ ദ്വൈതവും പരമാർത്ഥവും ഇരിക്കാൻ നിങ്ങൾ എന്തിനാ ദ്വൈതം വിവാഹം എന്ന് പറയുന്നത്? വീണ്ടും പൂർവശി ഒന്ന് സിദ്ധാന്തിയെ കാട് കയറ്റുകയാണ്, സ്വസ്ഥത കൊടുക്കത്തില്ല. ഇത് അറിവാണ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോഴാണ് വരുന്നത്. അതല്ല, അതെങ്ങനെയാകും? എന്നാലും ആ സിദ്ധാന്തിയുടെ ക്ഷമയെ ഒന്ന് അംഗീകരിച്ചേ പറ്റും. എത്ര ക്ഷമാപൂർവമാണ്! വീണ്ടും വീണ്ടും പറയുന്നത് തന്നെ. ഇത് ഒരു ശബ്ദം കണ്ടുകൊണ്ട് ഉടനെ അതി പിടിച്ചു തോന്നിയോ? ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാലോ അതി പിടിച്ചു തോന്നിയോ? സത്യത്തെ അറിയാൻ വേണ്ടിയല്ല, സത്യത്തെ നിഷേധിക്കാൻ. അത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. നമുക്കങ്ങനെയുണ്ടല്ലോ, മറ്റുള്ളവർ പറയുന്നതിന് എന്തെങ്കിലും കുറ്റമുണ്ടോ എന്നറിയാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ശരി, ധാരാളം ഉണ്ടെങ്കിൽ ആ വരുന്ന ചെറിയ കുറ്റത്തിൽ പിടിച്ചിട്ട് അയാളെ ഒരു കുറ്റവാളിയാക്കും. വലിയ ശരിയൊക്കെ അവിടെ തൽക്കാലത്തേക്ക് മറക്കും. അതുപോലെയാണ് സിദ്ധാന്തിയുടെ ചെറിയ ന്യൂനതകളെ പിടിച്ചിട്ട് അതിനെ പർവ്വതീകരിക്കാനാണ് പൂർവപക്ഷിയുടെ ശ്രമം. ആ സിദ്ധാന്തത്തെ എങ്ങനെയെങ്കിലും ഒന്ന് ഇളക്കണം. എവിന്റെ നിഷ്ഠയിൽ നിന്ന് ഇതിനെ ഇവനെ ഇളക്കാൻ പറ്റുന്നു. ഈ ചർച്ചാതിന് വേണ്ടിയിട്ടാണ് ഇതെത്തി നിൽക്കേണ്ടത്. ആ ദൃഢബോധത്തിലാണ്, ആ ദൃഢബോധത്തിന് ഇളക്കം വരാൻ പാടില്ല. എന്താണോ ഇതിനെ ബോധിച്ചിരിക്കുന്നത്, ഭ്രാന്തിരഹിതമായി ബോധിച്ചിരിക്കുന്നത്, പരിശോധിക്കണ്ടേ ഇത് സംശയമാണോ ഇത് ഭ്രാന്തിയാണോ. പലവട്ടം നോക്കണ്ടേ ഈ കാണുന്നത് വാസ്തവത്തിലുള്ള വെള്ളമാണോ അതോ തോന്നലാണോ. അതിനെ അങ്ങനെ ദൃഢപ്പെടുത്തുന്നു. പിന്നീടൊരിക്കലും അത് കടന്നു വരാത്ത രീതിയിൽ വളരെ വൃത്തിയാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇതിങ്ങനെ പോകുന്നത്. അതിന് ദൃഢബോധത്തിന് വേണ്ടിയിട്ടാണ്. നവാചാരം ഗുണം വികാരവും നാമധേയം ഇതി ശ്രുത്യന്തര. ആ ഇവ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. നിന്റെ മനസ്സിൽ വരുന്ന അവസാനത്തെ വികല്പത്തെയും നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. വെറുതെ പറയുന്നതാണ്. അപ്പോൾ വീണ്ടും അതിനെ ചിന്തിച്ചു നോക്കുക, വീണ്ടും മനനം ചെയ്യുക. ഇവയെങ്ങനെ പ്രയോജനം ചെയ്യുന്നു, അല്ലെന്ത് ദോഷത്തെയാണോ ആരോപിച്ചത് ആ ദോഷത്തെ എങ്ങനെ മാറ്റാൻ പറ്റും. ചിന്തിക്കുന്നത് രണ്ടു തരത്തിലാകും. നമുക്ക് ചിന്തിച്ച് ചിന്തിച്ച് തത്വത്തിൽ നിന്ന് അകന്നും പോകാം, തത്വത്തിലേക്ക് അടുക്കുകയും ചെയ്യാം. രണ്ട് സത്യത്തിന് അഭിമുഖമായി നടന്നാൽ സത്യത്തിലേക്ക് അടുക്കും, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടന്നാൽ അതിൽ നിന്ന് അകന്നു പോകാൻ സ്വാഭാവികമാണ്. അപ്പൊ ചിന്ത ഏത് വഴിക്കും ചിന്തയെ തിരിച്ചുവിടാം. അതിനെ അഭിമുഖമായി ചിന്തിച്ചാൽ അവിടെ തന്നെ എത്തിച്ചേരും. അതെങ്ങനെയെന്നാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത്. മുമ്പ് തന്നെ അത് ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ താല്പര്യത്തെ പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും അതേ ചോദ്യവുമായി വരുന്നത്. ഏകമേവാദ്വിതീയം ആത്മീയവേദം സർവം വിധിച്ച, ഇതെത്രയോ സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. സത്യം ഇത് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാലും അതിനെ മറയ്ക്കാനുള്ളൊരു ശ്രമം നടത്തും. അത് വ്യർത്ഥമാണ്. സത്യത്തെ മറയ്ക്കുന്നതിനുള്ള ശ്രമമാണ് വ്യർത്ഥം. അതാണ് ഇവിടെ പറയുന്നത്. നല്ല തണുപ്പ് വരുമ്പോൾ തന്റെ ശരീരത്തെ നല്ല കമ്പിളി പുതപ്പുണ്ട്, കമ്പിളി പതിച്ചു കഴിഞ്ഞാൽ തണുപ്പ് മാറും. പക്ഷെ അത് തൻ്റെ കൈകൾ കൊണ്ട് തന്നെ തൻ്റെ ശരീരത്തെ മൂടി പുതച്ചാൽ എത്ര തണുപ്പ് മാറും. എന്നാലും അതിന് ശ്രമിക്കും. വസ്ത്രമൊന്നുമില്ലെങ്കിൽ തൻ്റെ ശരീരം കൊണ്ട് തന്നെ തന്നെ പുതയ്ക്കാനൊരു വൃദ്ധാശ്രമം നടക്കും, തണുപ്പ് മാറും. പക്ഷെ ചെയ്യുന്നതിൻ്റെ ഒരാശ്വാസം വരും. അല്ലെ, തണുപ്പ് അടിയുമെന്ന് നമ്മളിങ്ങനെ കൈയൊക്കെ കൂട്ടിപ്പിടിക്കാറില്ല, ചെറിയൊരാശ്വാസം. അതുപോലെ ഈ സത്യത്തെ മറയ്ക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം ആരാ നടത്തുന്നത്? ബുദ്ധി. ആരായി ബുദ്ധി? അത് ഇതിൻ്റെ തന്നെ പ്രകാശം. പക്ഷെ അതിനെ മറയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനേക്കാൾ ശക്തമായി അത് പ്രകാശിച്ചുകൊണ്ട് തന്നെയായിരിക്കും, സ്വയം പ്രകാശിച്ചുകൊണ്ട് തന്നെയായിരിക്കും. എത്ര അജ്ഞാതാത്മ തത്വാത്മാ അവിദ്യ സംവീതശേമിഷി തത്ര മിഥ്യാഗ്രഹഗ്രസ്തു ദൃശ്യാദിഭേദതി ദ്വൈതമിവ എന്ന് പറഞ്ഞു ഭാഷ്യകാരൻ പറഞ്ഞ സമാധാനത്തിലൂടെ കൂടുതൽ വിശദീകരിക്കുകയാണ്. എത്ര അജ്ഞാതാത്മതത്വാത്മ അജ്ഞാതമായ ആത്മതത്വമാകുന്ന ആത്മാവോടുകൂടി വന്നതാണ് അജ്ഞാത ആത്മതത്വാത്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ സ്വയം അറിവില്ല എന്ന് കരുതുന്നവൻ അത് ഈ അറിവ് പല നാടകങ്ങളും കളിക്കുകയാണ്. ഒരുവൻ പല വേഷം കെട്ടി കളിക്കുന്നുണ്ട്. എന്തിനാണ് പല വേഷം കെട്ടി കളിക്കുന്നത്? മറ്റൊരു ഉത്തരവില്ല, അത് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് പല വേഷങ്ങൾ കെട്ടി കളിക്കുന്നത് ഒരിഷ്ടം. അതുകൊണ്ട് ഇത് തന്നെ അജ്ഞാതം എന്നുള്ള ഒരു ഭാവത്തെ സ്വീകരിക്കുന്നു. അജ്ഞാത ആത്മതത്വം ആത്മാ അജ്ഞാതം എന്ന സ്വരൂപത്തോടു കൂടിയവനായിത്തീരുന്നു സ്വയം എന്നതുകൊണ്ട് പിന്നെ അജ്ഞാതനാകുന്നില്ല, പക്ഷെ ശ്രമിക്കുന്നു. എങ്ങനെയാണോ സൂര്യൻ വളരെ ശക്തമായി പ്രകാശിച്ചിരിക്കുമ്പോൾ മേഘങ്ങളൊന്നതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് നടക്കുന്നുണ്ടോ? ഇല്ല, എന്നാൽ നടക്കുന്നില്ലേ, കുറച്ചൊക്കെ മറയുന്നുണ്ട്. അതുപോലെ സ്വയം അജ്ഞാതനാകുന്നു. എന്തുകൊണ്ട്? അവിദ്യ സംമീത ശേമുഷി, അവിദ്യ കൊണ്ട് തന്റെ ബുദ്ധിയെ മൂടുന്നു. ഈ അറിവില്ലായ്മ കൊണ്ട് അറിവിനെ മൂടുന്നു. നടക്കുന്ന കാര്യമല്ല, എന്നാലും ശ്രമിക്കുന്നു. അറിവില്ലായ്മ കൊണ്ട് ഒരിക്കലും അറിവിനെ മൂടാൻ പറ്റില്ല. ഇരുട്ടുകൊണ്ട് വെളിച്ചത്തിനൊരു ഉടുപ്പ് തച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചാൽ നടക്കും? നടക്കുന്ന കാര്യമാണോ? ഇല്ല, ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. പക്ഷെ അത് ശ്രമിക്കുന്നു. അവിദ്യ സംമീത ശേമുഷി, അവിദ്യ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഒരു മറ തീർത്ത അറിവ് എന്നാ പറയുന്നത്. വളരെ രസകരമായ വിവരണമാണ്. അറിവില്ലായ്മയാകുന്ന മറ തനിക്ക് തീർത്തിരിക്കുന്ന അറിവ്, അതൊരാള് സ്വന്തം നിഴല് കൊണ്ട് തന്നെ മറയ്ക്കുന്ന പോലെയാണ്. നിഴലില്ല എന്ന് പറയാൻ പറ്റത്തില്ല, തന്റെ നിഴലില്ലാതിരിക്കും. തന്റെ നിഴലുണ്ട്, പക്ഷെ ആ നിഴൽ കൊണ്ട് തന്നെ മറയ്ക്കാൻ പറ്റത്തില്ല. സമയം കിട്ടുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്ക്. എവിടെയെങ്കിലും വെളിച്ചമുള്ളടുത്ത് ചെന്ന് നിന്നിട്ട് ചാടിയും മറിഞ്ഞും തിരിഞ്ഞു ഒക്കെ നോക്കണം. തന്റെ നിഴൽ കൊണ്ട് തന്നെ മറയ്ക്കണം. എന്നാൽ തന്റെ നിഴല് താൻ കാണുന്നുമുണ്ട്, നിഴലില്ലെന്ന് പറയാൻ പറ്റും, കാണുന്നുണ്ട്. അതിനോട് ആവശ്യപ്പെടുക, എന്നെ ഒന്ന് മറയ്ക്കുക, ചവിട്ടിയോ തൊഴിച്ചോ അടിച്ചോ പിടിച്ചോ എങ്ങനെയെങ്കിലും, അതുകൊണ്ട് തന്നെ മറയ്ക്കാൻ കഴിയുന്നില്ല. എന്നാൽ അത് തന്നെ വിട്ടുപിരിയാതെ ഉണ്ട്. എവിടെയൊക്കെ വെളിച്ചത്ത് ചെല്ലുന്നു അവിടെയെല്ലാം തന്റെ കൂടെ അത് വരുന്നുമുണ്ട്. എന്താ ഇത് കൂടെ നടക്കുന്നത്? അതിന് വേറെ പണിയൊന്നുമില്ലേ? അത് ശ്രമിക്കുകയാണ് അത് തന്നെ ഒന്നും മറയ്ക്കുക. കാരണം അതിൻ്റെ ജോലി അതാണ്. നിഴലിൻ്റെ ജോലി എന്താണ്? മറയ്ക്കുക എന്നുള്ളതാണ്. നിഴൽ ഇരുളാണ്, അതിൻ്റെ ജോലി മറയ്ക്കുക എന്നുള്ളതാണ്. തന്റെ നിഴല് മറ്റെന്തിനെയും അവിടെ മറയ്ക്കുകയാണ്. എന്തിനെയൊക്കെ മറയ്ക്കുന്നു? പക്ഷെ അതിന് തന്നെ മറയ്ക്കാൻ മാത്രം ഉള്ള ശേഷിയില്ല. അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് ഇവിടെ അറിവിൽ അറിയില്ലായ്മ ചെയ്യുന്നത്. അവിദ്യ സംമീത ശിവ, അവിദ്യ കൊണ്ട് അവിദ്യ അതാണ് ഈ ആവരണം എന്നൊക്കെ പറയും. അജ്ഞാനം അതിന് ആവരണ സ്വഭാവം ഉണ്ട്. നമ്മൾ പറയുമ്പോൾ അതിന്റെ വാച്യാർത്ഥത്തിൽ കുടുങ്ങിയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന സങ്കല്പങ്ങളെല്ലാം വളരെ ഭീകരമായിരിക്കും. അവിദ്യ എന്ന് പറയുന്ന കട്ടിയുള്ള ഒരു കരിമ്പടം പോലെ ഒരു സാധനമാണ്. അതിങ്ങനെ നമ്മൾ മറച്ചിങ്ങനെ പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. ഒരു ശകലം പോലും വെളിച്ചം കിടക്കാതെ പിന്നെ ഒന്നും കാണത്തില്ല. പിന്നെ ഇനി ആ കരിമ്പടം പോലെ ഇരിക്കുന്ന ആ വിദ്യ മാറ്റുക എന്ന് പറയുന്നത് വളരെ ശ്രമമാണ്, ഒരുപാട് പരിശ്രമിക്കണം. ഇത്തരം അസംബന്ധ ചിന്തകളാണ് ഇതിന് വരുന്നത്. ഇത് ഇതുപോലെയുള്ളൂ മനസ്സിലാക്കേണ്ടത്. എന്താണ് തന്നോടൊപ്പം ഉള്ളതും ഒരിക്കലും തന്നെ മറയ്ക്കാൻ കഴിയാത്തതുമായ ഒരു നിഴലാണ്, എന്നാൽ തനിക്കത് അനുഭവപ്പെടുന്നുമുണ്ട്. തത്ര മിഥ്യാഗ്രഹ ഗ്രസ്തു, അതുകൊണ്ട് വരുന്ന ഈ നാനാത്വ ബോധം, ഈ അറിവില്ലായ്മ കൊണ്ടുവരുന്ന നാനാത്വ ബോധം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മിഥ്യാഗ്രഹം നാനാത്വ ബോധം, അതിൽ താൻ ഗ്രസ്തനായിരിക്കുന്നു. അതിൽ ഗ്രസ്തനാകാൻ എത്രയാകുന്നത്? അതാണ് ദൃശ്യാദി ഭേദതി. അതാണ് താൻ ദുഷ്ടാവാണ്, ഇത് തനിക്ക് ദൃശ്യമാണ് എന്നുവെച്ചാൽ ഭേദബുദ്ധി എന്നർത്ഥം. ആ ഭേദബുദ്ധി എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നു, ഒരടിസ്ഥാനമില്ലാതെ നിലനിൽക്കുന്നു എന്നർത്ഥം. പരമാർത്ഥത്തിൽ ഈ ഭേദബുദ്ധിക്ക് യാതൊരു വിലയുമില്ല. ഇതിനെക്കുറിച്ച് പറയുന്നതാണ് ഇത് നില അറ്റ് നിൽക്കുന്നതാണെന്ന് പറയും. നിൽക്കുന്നു എന്ന് വെച്ചാൽ ചുവട് ഉറപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ല, നില അറ്റ് നിൽക്കുന്നു, നിലയില്ലാതെ നിൽക്കുന്നു. അതാണ് വെള്ളത്തിൽ ഒരാൾ വീണ് അയാൾക്ക് നീന്താൻ അറിയത്തില്ല, മുങ്ങിച്ചാകാൻ പോകുന്നു. അയാളുടെ നിൽപ്പാണ് നിലയറ്റ നിൽപ്പ്. വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് നിലയറ്റ് നിൽക്കുകയാണ്. ഏത് സമയം താഴോട്ട് പോവാം, കൈയും കാലും ഇട്ട് അടിച്ചൊക്കെ ഒന്ന് നിൽക്കുകയാണ്. അതാണ് നിലയറ്റ നിൽപ്പെന്ന് പറയുന്നത്. അതുപോലെ ഒരു നിലയറ്റ നിൽപ്പാണിത് എന്ന് പറയും. എവിടെ ഈ അജ്ഞാനത്തിലുള്ള നിൽപ്പ്? അത് പരമാർത്ഥമല്ല എന്ന് തത്വം ഗ്രഹിക്കുന്നവന് മനസ്സിലാകും. എത്ര അജ്ഞാത ആത്മ യാഥാത്മ്യ തത്വമോ പിഹിതേക്ഷണ തത്ര അവിദ്യോത്ഥ ബുദ്ധ്യാദി ഗുണഭൂതാത്മവിജ്ഞര. ജ്ഞാനം അജ്ഞാനം ബന്ധം മോക്ഷം എന്നെല്ലാം പറയുന്നതിന് വലിയ അന്തരമില്ല. രണ്ടിനെയും ഒരു സ്ക്രീൻ വെച്ചും വേർതിരിച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ ഭേദമെന്ന് പറയുന്നത് അതിലോലമാണ്, എന്നുവെച്ചാൽ അതി തുച്ഛമാണെന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. എത്ര അജ്ഞാതാത്മയാഥാത്മ്യ, അജ്ഞാതാത്മയാഥാത്മ്യ, ഈ മുമ്പ് പറഞ്ഞതായ നിഴൽ അറിവില്ലായ്മ, ആത്മയാഥാത്മ്യം തന്റെ പരമാർത്ഥ സ്ഥിതി, അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, തത്തമോപി ഹിതേക്ഷണ, ആ നിഴൽ കൊണ്ട് കണ്ണു മൂടിക്കെട്ടിയവൻ, കണ്ണിനെ കൺപോളം കൊണ്ട് മൂടിക്കെട്ടാം. നടക്കുന്ന കാര്യങ്ങൾ വേണ്ടി വന്ന ഒരു തുണി കൊണ്ടും മൂടിക്കെട്ടാം, തിമിരം വന്നാലും അതിനെ മൂടിക്കെട്ടാം. പക്ഷെ അതിന് നിഴൽ കൊണ്ട് മൂടാൻ പറ്റും എന്ന് ശ്രമിച്ചു. ആരുടെയെങ്കിലും നിഴൽ കൊണ്ട് തൻ്റെ കണ്ണിനെ മൂടുക, തൻ്റെ നിഴൽ കൊണ്ട് എന്തായാലും സാധ്യം. ഏതെങ്കിലും ഒരു നിഴൽ കൊണ്ട് തൻ്റെ കണ്ണിനെ മൂടാൻ പറ്റും. തമോപിഹിതേക്ഷണ, നിഴൽ കൊണ്ട് തൻ്റെ കണ്ണിനെ മൂടുക. എന്നിട്ട് തത്ര അവിദ്യോത്ഥ ബുദ്ധ്യാദി, അങ്ങനെ ആ കണ്ണിനെ മൂടിയിട്ട് ആ കണ്ണുകൊണ്ട് കാണുകയാണ്. ആ കണ്ണുകൊണ്ട് കണ്ടാൽ വെളിച്ചമേ കാണാൻ പറ്റും. നെല്ല് കൊണ്ട് മൂടിയ കണ്ണിലൂടെ വെളിച്ചത്തെ കാണാൻ പറ്റും, മറ്റൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ അവിദ്യോത് ബുദ്ധ്യാദി ഗുണഭൂതാത്മവിജ്ഞര, എന്നിട്ടും മുനന്ത പറയുന്നു അവിദ്യോത് ബുദ്ധ്യാദി ഗുണഭൂത, ബുദ്ധിയാദി ഗുണങ്ങളോടുകൂടിയവനായി തന്നെ അറിയുന്നു. ഗുണഭൂത ആത്മവിത്താകുന്നു നരൻ. ഇത് നെല്ലുകൊണ്ട് സ്വന്തം കാഴ്ചയെ മൂടിയിട്ട് അതുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ വിശേഷിച്ചൊന്നും കാണുന്നില്ലെന്നർത്ഥം. നെല്ലുകൊണ്ട് കണ്ണിനം മൂടിയാലും കാണുന്നത് വെളിച്ചം തന്നെ. വെളിച്ചത്തിൽ കൂടുതലായിട്ടൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ അവൻ ധരിച്ചാൽ എന്ത് ചെയ്യും? വെളിച്ചത്തെ ഇരുളാണെന്ന് ധരിച്ചാൽ എന്ത് ചെയ്യും? അതിന് കാരണം പറയുന്നത് എന്താണോ? എൻ്റെ കണ്ണ് നിഴൽ കൊണ്ട് മൂടിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കാണുന്ന കേരളമാണ്. ഒരാളങ്ങനെ കരുതുകയാണ്, എൻ്റെ കണ്ണ് നിഴൽ കൊണ്ട് മൂടിയിരിക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ കാണുന്നതൊക്കെ നിഴലായിരിക്കും. അതാണ് ബുദ്ധ്യാദി ഗുണഭൂതാത്മവിത്. ബുദ്ധ്യാദി ഗുണമായ സ്വരൂപത്തോടുകൂടിയവനായ നരൻ ആയി മാറുന്നു. എന്തുകൊണ്ട്? ഈ അറിവില്ലായ്മ കൊണ്ട്, ഈ നിഴൽ കൊണ്ട്. അതിൽ കവിഞ്ഞ ദ്വൈതമില്ല, അതാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ കരുതുന്നത് പോലെ ദ്വൈതം എന്ന് പറയുന്ന ഒരു വസ്തു അങ്ങനെയൊന്നും ഇവിടെ ഇല്ല.